സ്മരിച്ചുകൊണ്ട് ശ്രീമദ്ഭഗവത്ഗീത അധ്യായം 18 ശ്ലോകം 42. സമോദമസ്തപശൗചം ശാന്തിരാർജവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മസ്വഭാവചം. കാനി പുനസ്ഥാനി കർമാണി തിച്ചത്. ഞാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, സ്വഭാവ പ്രഭവേർ ഗുണേഹി ബ്രഹ്മകർമ്മ. ബ്രാഹ്മണ ക്ഷത്രിയാദികൾക്ക് സ്വഭാവ പ്രഭവേ ഗുണേഹി, സ്വഭാവം കാരണമായിട്ടുള്ള ഗുണങ്ങളെ കൊണ്ടല്ലെങ്കിൽ സ്വഭാവത്തിന് കാരണമായിരിക്കുന്ന ഗുണങ്ങളെ കൊണ്ട്, രണ്ടു തരത്തിലും പറഞ്ഞു. ഗുണങ്ങൾ നിമിത്തമായി കർമ്മം, കർമ്മങ്ങളുടെ നിമിത്തം ഗുണം, അതാണ് ഇവിടെ പ്രധാനമായി പറയുന്നത്. അത് തീരുമാനിച്ചു കർമ്മങ്ങൾക്ക് നിമിത്തം ഗുണങ്ങളാണ്. അങ്ങനെയുള്ള കർമ്മങ്ങൾ ഏതാണ്? ഇവിടെ പ്രത്യേകിച്ച് പറയുന്നു ആ കർമ്മങ്ങളെല്ലാം സ്വഭാവജമാണ്. കാനി പുനസ്ഥാനി കർമാണി, കർമ്മങ്ങൾ ഏതൊക്കെയാണ് പറയുന്നത്? ശമ ശമോ ദമസ്ത യഥാ വ്യാഖ്യാതാർത്ഥോ പത്താധ്യായത്തിൽ വ്യാഖ്യാനിച്ചു. അന്ധകരണത്തിന്റെ ഉപശമമാണ് ശമം. ഇന്ദ്രിയങ്ങളുടെ ബാഹ്യകരണങ്ങളുടെ ഉപശമമാണ് ദമം എന്ന് വ്യാഖ്യാനിച്ചു. അതുതന്നെയാണ് ഇവിടെ അർത്ഥം. യഥാ വ്യാഖ്യാതാർത്ഥം തപോ യഥോക്തം ശരീരാദി മുമ്പ് പറഞ്ഞു. ശരീരം, വാചികം, മാനസം തുടങ്ങിയ തപസ്സുകളെ കുറിച്ച് പറഞ്ഞു, ഇവിടെ തന്നെ പറഞ്ഞു. ശൗചം വ്യാഖ്യാതം, ശൗചവും 13-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും വിശദീകരിച്ചു. അതെല്ലാം വീണ്ടും വിശദീകരിക്കേണ്ട കാര്യമില്ല. ശാന്തി, ക്ഷമ, ആർജവം, ഋജുതായവ, അതും പലതവണ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആർജവം, ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം, ജ്ഞാനവിജ്ഞാനങ്ങളും വ്യാഖ്യാനിച്ചു. ജ്ഞാനം, ശാസ്ത്രീയമായ പദാർത്ഥ ജ്ഞാനം, ശാസ്ത്രജ്ഞാനമെന്ന് വേണമെങ്കിലും പറയാം, പദാർത്ഥജ്ഞാനമെന്നും പറയാം. വിജ്ഞാനത്തെക്കുറിച്ച് മുമ്പ് ഭാഷ്യകാരൻ തന്നെ വ്യാഖ്യാനിച്ചു. എന്താണ് അനുഭവജ്ഞാനം എന്ന് വ്യാഖ്യാനിച്ചു. ഞാൻ ശാസ്ത്രജ്ഞാനത്തെ സ്വാനുഭവമാക്കുന്നതാണ് വിജ്ഞാനം, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞാനം സ്വാനുഭവമാകുന്ന വിജ്ഞാനം എന്ന് പറഞ്ഞു. അത് മുമ്പ് ഭാഷ്യകാരൻ തന്നെ വ്യാഖ്യാനിച്ചു. ആസ്തിക്യം, ആസ്തികഭാവ, അത് പറയുന്നു. ശ്രദ്ധാനത ആഗമാർത്ഥേഷു, വേദാർത്ഥങ്ങളിൽ ശ്രദ്ധയുണ്ടായിരിക്കുക, അതാണ് ആസ്തിക്യം. ആ വേദ ജ്ഞാനം പരമാർത്ഥമാണ്, അതിന്റെ ഫലം മോക്ഷം വരെയുള്ള ധർമാർത്ഥകാമമോക്ഷങ്ങൾ എല്ലാം സത്യമാണ്. ഇത്തരത്തിൽ ആഗമാർത്ഥത്തിലുള്ള ശ്രദ്ധ, അതാണ് ആസ്തിക്യം. ഇതെല്ലാം ബ്രഹ്മകർമ്മമാണ്. അവിടെ ബ്രഹ്മകർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഷ്യകാരൻ പറയുന്നു, ബ്രാഹ്മണജാതേഹി കർമ്മ, ബ്രാഹ്മണജാതിയുടെ കർമ്മമാണ് എന്നാണ്. രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ജാതിവാദികൾ വ്യാഖ്യാനിക്കുന്നത് ബ്രാഹ്മണജാതിയുടെ കർമ്മം എന്നാണ്. എന്നാണ്. ജാതിവാദികൾ എന്ന് പറയുമ്പോൾ ശങ്കരാചാര്യ പോലെയുള്ള ആചാര്യന്മാര് അവർ വ്യാഖ്യാനിക്കുന്നത് ബ്രാഹ്മണ ജാതിയുടെ കർമ്മം എന്നാണ്. എന്നുവെച്ചാൽ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിനും ന്യായമുണ്ട്. കാരണം ഇവിടെ ബ്രാഹ്മണ ജാതി ഉദ്ദേശിച്ച് കർമ്മങ്ങളെ വിധിക്കുകയാണ്. എന്നും വ്യാഖ്യാനിക്കാം, അങ്ങനെ വാദിക്കാം. കാരണം ഒരു വാക്യത്തിൽ ഉദ്ദേശ്യ വിധേയങ്ങൾ കാണും, അപ്പോൾ അതിൻ്റെ ഉദ്ദേശ്യത്തെ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ വാക്യത്തിലെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് ബ്രാഹ്മണനാണ്. ബ്രാഹ്മണനെ ഉദ്ദേശിച്ച് വിധേയമായിരിക്കുന്ന ശമതമാദികൾ എന്ന് പറയുന്നതും ഭാഷാ നിയമമനുസരിച്ച് ശരിയാണ്. അതുകൊണ്ട് ബ്രാഹ്മണ ജാതിയുടെ കർമ്മങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഭാഷാ നിയമമനുസരിച്ച് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. വിധേയങ്ങൾ ഉദ്ദേശത്തിന് തന്നെ അന്വയിക്കണം, അത് നിയമമാണ്. ഇവിടുത്തെ വിധേയങ്ങളായിരിക്കുന്ന ഈ കർമ്മങ്ങൾ ഉദ്ദേശ്യമായിരിക്കുന്ന ബ്രാഹ്മണ ജാതിയിൽ തന്നെ യോജിപ്പിക്കണം എന്ന് പറയാം. പക്ഷെ അങ്ങനെ കടുത്ത ജാതിവാദികളല്ലാത്ത ആചാര്യന്മാർ ഇവിടെ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നീലകണ്ഠാചാര്യരും മറ്റും വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? ബ്രാഹ്മണത്വത്തെ അഭിവ്യഞ്ജിപ്പിക്കുന്ന, അവിടെ ഈ നിയമം തെറ്റത്തില്ല. ഉദ്ദേശ്യ വിധേയങ്ങളെ സംബന്ധിച്ച് പാലിക്കേണ്ട നിയമത്തെ തെറ്റിക്കാതെ തന്നെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ബ്രാഹ്മണത്വത്തെ അഭിവ്യഞ്ജിപ്പിക്കുന്ന കർമ്മങ്ങൾ എന്ന് ഗുരുവനിലിരിക്കുന്ന ബ്രാഹ്മണത്വത്തെ പ്രകടമാക്കുന്ന കർമ്മങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാണ്. അപ്പോൾ അവിടെ ബ്രാഹ്മണ ജാതി എന്ന് ആ ജാതിക്ക് പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ ശങ്കരാചാര്യർ ചെയ്തതുപോലെ അദ്വൈതിയായിട്ടുള്ള മറ്റാചാര്യന്മാര് കുറച്ചുകൂടി വിവേകപൂർവകമായ ഒരു നിലപാടാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ശങ്കരാചാര്യരെ അപേക്ഷിച്ച് അങ്ങനെ ബ്രാഹ്മണത്വത്തെ പ്രകടമാക്കുന്ന കർമ്മങ്ങൾ എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു, അങ്ങനെ വ്യാഖ്യാനിച്ചവർ എല്ലാവർക്കും എന്തുകൊണ്ട് അങ്ങനെ തന്നെ വ്യാഖ്യാനിച്ചുകൂടാ? ബ്രാഹ്മണ ജാതിയുടെ എന്നെന്തുകൊണ്ട് പറഞ്ഞുകൂടാ? കാരണം ബ്രാഹ്മണ ജാതി എന്ന് പറയുന്നത് ഒരു വാസ്തവമാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ ഇങ്ങനെയുള്ള കുലങ്ങളുണ്ടായിരുന്നു. ആ കുലങ്ങൾക്ക് പ്രത്യേക ധർമ്മങ്ങളുണ്ടായിരുന്നു. ആ ധർമ്മം അനുസരിച്ച് മനുഷ്യർ ജീവിച്ചിരുന്നു. ഇതൊക്കെ ചരിത്ര സത്യങ്ങളാണ്, അത് നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോ കുലത്തിനും അതിൻ്റെതായ സംസ്കാരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ബ്രാഹ്മണ കുലത്തിന് ഇത്തരം സംസ്കാരങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇവിടെ ഗീതയിൽ ജാതിക്കല്ല പ്രാധാന്യം. ശങ്കരാചാര്യർ ജാതി എന്ന് പറഞ്ഞെങ്കിലും ഇവിടെ ജാതിക്കല്ല പ്രാധാന്യം. എന്തുകൊണ്ട്? കാരണം അടുത്ത് പറയുന്നത് സ്വഭാവജം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മറ്റാചാര്യന്മാര് ബ്രഹ്മകർമ്മം എന്ന് പറയുമ്പോൾ ബ്രാഹ്മണ ജാതിയുടെ കർമ്മമൊന്നല്ല, ബ്രാഹ്മണത്വത്തെ പ്രകടമാകുന്ന കർമ്മങ്ങൾ എന്ന് വ്യാഖ്യാനിച്ചത്. അതാണ് സ്വഭാവജം എന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ സ്വഭാവത്തിൽ നിന്നുണ്ടായത്. ബ്രാഹ്മണ ജാതിയുടെ കർമ്മം എന്ന് വ്യാഖ്യാനിക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ജന്മജം എന്ന് വേണം. അങ്ങനെ ജന്മം കൊണ്ടുണ്ടായത്. അപ്പോ ജന്മം കൊണ്ട് നല്ല ശീലങ്ങൾ ഉണ്ടാകില്ല എന്നല്ല. ജന്മം കൊണ്ടും ഉണ്ടാകാം. ചിലർ ജന്മനാ തന്നെ നല്ല ശീലമുള്ളവരായിരിക്കും. പക്ഷെ ഇവിടെ അതിനല്ല പ്രാധാന്യം. ചിലർ ജന്മനാശിഷ്ടന്മാരായിരിക്കും, ചിലർ ജന്മനാദുഷ്ടന്മാരായിരിക്കും. അതെല്ലാം നമ്മൾ കാണാറുണ്ട്. കുലങ്ങൾക്കും അവരുടെ ആചാരം, അതായത് വൃത്തി, ശീലം, ഇതൊക്കെ അനുസരിച്ച് വിശേഷതകളുണ്ട്. അത് നിഷേധിക്കാൻ പറ്റത്തില്ല. കാരണം മനുഷ്യൻ ജനിച്ച് വളരുന്ന സാഹചര്യങ്ങളൊക്കെ അവനെ സ്വാധീനിക്കും. അപ്പോൾ ശമദമാദി ോടുകൂടിയ ഒരു കുടുംബത്തിലാണ് ഒരുവൻ ജനിക്കുന്നതെങ്കിൽ അതിന്റെ സ്വാധീനം ഒരുവനിൽ വരാം. നൂറ് ശതമാനം അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് വിപരീതമായി ജീവിച്ചെന്നും വളർന്നെന്നും വരാം. അതൊക്കെ സംഭവിക്കാമെങ്കിലും കുലത്തിനുള്ള പ്രാധാന്യത്തെ തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷേ ഗീതയിൽ പറയുന്ന തത്വം അതല്ല, അത് സ്വഭാവജമാണ്. സ്വഭാവത്തിനാണ് അവിടെ പ്രാധാന്യം. സ്വഭാവത്തിൽ നിന്നുണ്ടാകുന്ന കർമ്മത്തെയാണ് ഇവിടെ പറയുന്നത്. ജന്മത്തിൽ നിന്നുണ്ടാകുന്നതല്ല. ജന്മത്തിൽ നിന്നുണ്ടാകുന്നു ഉണ്ടാകുന്നില്ല, അതല്ല ഇവിടുത്തെ ചർച്ചയുടെ വിഷയം. ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം, പക്ഷെ സ്വഭാവത്തെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഗുരുവിന്റെ സ്വഭാവം സാത്വികമാണെങ്കിൽ അന്നുണ്ടാകുന്ന കർമ്മവും ഇത് തന്നെയായിരിക്കും. ഇവിടെ മാറ്റം വരത്തില്ല. ജന്മം കൊണ്ട് നമ്മൾ കർമ്മത്തെ നിശ്ചയിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് മാറ്റം വരും. എന്തുകൊണ്ട്? ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുന്ന എല്ലാവരും ശമതമാദികളോടുകൂടിയവരല്ല. ക്ഷത്രിയകുലത്തിൽ ജനിക്കുന്നവരെല്ലാം ശൂരവീരപരാക്രമികളല്ല. വൈശ്യകുലത്തിലോ ശൂദ്രകുലത്തിലോ ഒന്നും ജനിക്കുന്നവർ ഈ പറയുന്ന തരത്തിലുള്ള ഗുണങ്ങളോടുകൂടിയവരായിരിക്കണമെന്നില്ല. ആ എന്നും വരാം, രണ്ടും സംഭവിക്കാം. പക്ഷെ സ്വഭാവം അനുസരിച്ചാണ് നിർണയിക്കുന്നതെങ്കിൽ മാറ്റം വരത്തില്ല. എന്തുകൊണ്ട്? ഇവിടെ സ്വഭാവം എന്ന് പറയുമ്പോൾ സാത്വിക രാജസ താമസ സ്വഭാവം. ആ സ്വഭാവങ്ങൾക്കനുസരിച്ച് കർമ്മം വരുമ്പോൾ, ഒരുവന്റെ സ്വഭാവം സാത്വികമാണെങ്കിൽ അവൻ തീർച്ചയായിട്ടും ശമതമാതി കർമ്മങ്ങൾ അവന് കാണും, തപശ്ശൗചം തുടങ്ങിയ കാണും, അതിന് മാറ്റമുണ്ട്. അതാണ് ഗീതയിലെ ആശയങ്ങൾ ഏത് കാലത്തിനും യോജിക്കുമെന്ന് പറയുന്നത്. സാർവകാലികമാണ്, സാർവലൗകികമാണ് ഇത്തരം ആദർശം. ഈ കാരണം ഈ നിയമത്തിന് മാറ്റം വരുന്നില്ല. സ്വഭാവം അനുസരിച്ച് കർമ്മം എന്ന് പറയുന്ന നിയമത്തിന് മാറ്റം വരുന്നില്ല. പക്ഷെ ജന്മം അനുസരിച്ചാണ് കർമ്മമെന്ന് വ്യാഖ്യാനിച്ചാൽ അത് എല്ലാ കാലത്തും യോജിക്കത്തില്ല. ശരിയായിരിക്കും, ഒരു കാലത്തിൽ ബ്രാഹ്മണകുലത്തിനും ക്ഷത്രിയകുലത്തിനും വൈശ്യകുലത്തിനും എല്ലാം അങ്ങനെ പ്രത്യേക കർമ്മങ്ങൾ നിലനിന്നിരിക്കാം. ആ കാലമൊന്നും നമുക്കറിയത്തില്ല. ഒരു പക്ഷെ അങ്ങനെ സംഭവിച്ചിരിക്കാം, സത്യയുഗത്തിലോ മറ്റോ സംഭവിച്ചിരിക്കും. സത്യയുഗത്തിൽ എല്ലാവരും ബ്രാഹ്മണരായിരുന്നു എന്നാ പറയുന്നു. എന്തായാലും അങ്ങനെ സംഭവിച്ചിരിക്കാം. പക്ഷെ ഇന്നങ്ങനെയല്ല നമ്മൾ കാണുന്നത്. അപ്പൊ പിന്നെ ഇവിടെ ബ്രഹ്മകർമ്മം എന്ന് പറയുന്നത് ബ്രാഹ്മണ ജാതിയുടെ കർമ്മം എന്ന് വ്യാഖ്യാനിച്ചത് ശങ്കരാചാര്യർ തീർച്ചയായും ദീർഘവീക്ഷണമില്ലാത്തതുകൊണ്ടാണ്. എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് മറ്റാചാര്യന്മാരങ്ങനെ വ്യാഖ്യാനിച്ചത്. ബ്രാഹ്മണത്വത്തെ പ്രകടമാക്കുന്ന കർമ്മം ഇവിടെ പറയുന്നുണ്ട്. ബ്രാഹ്മണത്വ ജാത്യഭിവ്യഞ്ജകം കർമ്മം, ബ്രാഹ്മണത്വ ജാതി വ്യഞ്ജിപ്പിക്കുന്നു. ഈ കർമ്മം കണ്ടുകഴിഞ്ഞാൽ നമുക്ക് പറയാം ഇവൻ ബ്രാഹ്മണനാണ് എന്ന് പറയാം. തദുക്തം, അത് അടുത്ത് പറയുന്നു. സ്വഭാവ പ്രഭവേ ഗുണേഹി പ്രവിഭക്താനി. സ്വഭാവ പ്രഭവ ഗുണങ്ങളാൽ എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇത് തദേവ ഉക്തം സ്വഭാവജം, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. സ്വഭാവജം, ഇത് സ്വഭാവത്തിൽ നിന്നുണ്ടാകുന്ന, ജന്മത്തിൽ നിന്നോ കേവലമായ ജാതിയിൽ നിന്നോ ഉണ്ടാകുന്നതല്ല എന്ന് പറഞ്ഞു. അപ്പൊ ജന്മവും ജാതിയും എന്ന് പറയുന്നത് അത് ഗൗണമായ കാര്യമാണ്. ഇവിടെ ഗീതയെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം ചില വ്യക്തികളിൽ. പക്ഷെ ഇവിടെ മുഖ്യം എന്ന് പറയുന്നത് എന്താണ്? സ്വഭാവമാണ്, സ്വഭാവത്തിനനുസരിച്ചാണ്. ഇക്കാര്യം തന്നെ മനുസ്മൃതി എന്നും പറയുന്നുണ്ട്. യാജ്ഞവൈക്യ സ്മൃതി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഈ ശമതമ തപസ് ശൗചം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ കാര്യങ്ങളെ അവിടെ പറയുന്നത് സാമാന്യധർമ്മമായിട്ടാണ്. സാമാന്യധർമ്മം എന്ന് പറഞ്ഞാൽ നാല് വർണ്ണങ്ങൾക്കുമുള്ള ധർമ്മമായിട്ടാണ് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കും. ശമതമാതിക സ്മൃതികളിലെല്ലാം അവിടെ ബ്രാഹ്മണ കർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ യജനം, യാചനം, അധ്യയനം, അധ്യാപനം, ദാനം, പ്രതിഗ്രഹം, ഇതാണ് ബ്രാഹ്മണ കർമ്മമായിട്ട് പറയുന്നത്. ഷഡ്കർമ്മികൾ ബ്രാഹ്മണരെന്ന് പറയും. അത് ബ്രാഹ്മണ ജാതിയുടെ കർമ്മത്തെക്കുറിച്ച് അവിടെ പറയും. മനസ്സിലായി? പക്ഷെ ശമതമാദികളെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം പറയുന്നു ഇത് നാല് വർണ്ണങ്ങൾക്കും ഉള്ളതാണ്, ബ്രാഹ്മണ ക്ഷത്രി വൈശ്യശൂദ്രാദി. ഇവിടെ ഭാഷ്യകാരൻ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റ് വ്യാഖ്യാതാക്കൾ അത് എടുത്തു പറയുന്നുണ്ട്. മറ്റ് സ്മൃതികളിലെല്ലാം ശമതമാദികളെ നാല് വർണ്ണങ്ങൾക്കും വേണ്ടി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത് പറയുന്നത് ഇവിടെ പറയുന്നതും നാല് വർണ്ണങ്ങൾക്കും വേണ്ടിയാണ് പറയുന്നത്, നാല് ജാതികൾക്ക് വേണ്ടി. അല്ലാതെ കേവലം ബ്രാഹ്മണന്റെ മാത്രം കർമ്മമല്ല ഇവിടെ പറയുന്നു. അത് മിക്കവാറും എല്ലാ വ്യാഖ്യാതാക്കളും സ്വീകരിക്കുന്നുണ്ട്. ഭാഷ്യകാരൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്റെ താല്പര്യം എന്തായി, സാമൂഹികമായി ഒരുവൻ ഏത് വർണ്ണത്തിൽ ജനിച്ചാലും, എന്നുവെച്ചാൽ ഏത് ജാതിയിൽ പറഞ്ഞാൽ ഏത് കുലത്തിൽ ജനിച്ചാലും അവന് ഈ പറയുന്ന ശമതമാദി കർമ്മങ്ങൾ കാണാം, കണ്ടേക്കാം. അങ്ങനെയുള്ള ശമതമാദികൾ അത് ഏത് കുലമെന്ന് നോക്കണ്ട. ഇവിടെ നീലകണ്ഠാചാര്യർ പറയുന്നുണ്ട് ശമാദയോ എത്ര അബ്രാഹ്മണേ ബ്രാഹ്മണേവാ ദൃശ്യന്തേ, ശമതമാദി ഗുണങ്ങൾ ബ്രാഹ്മണകുലത്തിലോ അല്ലെങ്കിൽ അബ്രാഹ്മണകുലത്തിലോ കാണട്ടെ, സ ഏവ ബ്രാഹ്മണ ഇത്യത്ര വിവക്ഷിതം, അവനാണ് അവൻ മാത്രമാണ് ബ്രാഹ്മണൻ എന്നാണ് ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നത്, എന്നാണ് ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നത് എന്നാണ്. സ ഏവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മാത്രമാണ് എന്ന് പറയുമ്പോൾ ഗീതയിൽ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഈ ശമതമാദികൾ കാണുന്നിടത്താണ്, അല്ല അവൻ ജനിച്ച കുലം നോക്കിയല്ല, കുലത്തിനല്ല അവിടെ പ്രാധാന്യം. ഈ ഗുണങ്ങളുണ്ടോ അവൻ ബ്രാഹ്മണനാണ് എന്നും ഇവിടെ ആചാര്യന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അല്ലാതെ ബ്രാഹ്മണ ജാതിയുടെ കർമ്മം ആണ് എന്നുവെച്ചാൽ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവന്റെ കർമ്മമാണിത് എന്നുള്ള അർത്ഥത്തിലല്ല. ഇത് മറ്റ് സ്മൃതികൾക്കും യോജിക്കുന്നതല്ല, മറ്റു സ്മൃതികളിലും ഇതിന് സാമാന്യധർമ്മമായിട്ടും അവിടെ സാധാരണ ധർമ്മവും അസാധാരണ ധർമ്മവും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു രണ്ടായിട്ട് ധർമ്മങ്ങൾ വിഭജിക്കുന്നു. എല്ലാ കുലങ്ങളിലും സംഭവിക്കാവുന്നുള്ള ധർമ്മങ്ങളായിട്ട് ശമതമാദികളെ പറയുന്നു, പിന്നെ ഓരോ കുലത്തിനും പ്രത്യേകം വരുന്ന ധർമ്മങ്ങളെ പറയുന്നു. അന്നത്തെ വ്യവസ്ഥിതി അനുസരിച്ച് സ്മൃതികളിൽ പറയുന്നു. അതുകൊണ്ടിവിടെ ഇത് സ്വഭാവമനുസരിച്ചുള്ള കർമ്മങ്ങളെ കുറിച്ചാണ് പറയുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇവിടെ ജന്മജം എന്ന് പറഞ്ഞത് ബ്രഹ്മകർമ്മ ജന്മജം എന്ന് പറയാത്തതുകൊണ്ട് വ്യക്തിയുടെ സ്വഭാവം അനുസരിച്ച് വരുന്ന കർമ്മങ്ങളാണ്. ഈ കർമ്മങ്ങൾ ഇവരിലുണ്ടോ അവനാണ് ബ്രാഹ്മണൻ എന്നാണ് ഗീതയിൽ പറയുന്നത്. അങ്ങനെ അത് മനസ്സിലാക്കുമ്പോൾ ഇതാർക്ക് സ്വീകാര്യമായ ഒരു കാര്യമാണ്, ബ്രാഹ്മണനും അബ്രാഹ്മണനും എല്ലാം സ്വീകാര്യമായ കാര്യമാണ്. ഗുണങ്ങൾക്കനുസരിച്ച് ആണ് ബ്രാഹ്മണത്വത്തെ നിർണയിക്കുക എന്ന് പറയുമ്പോൾ, മറിച്ചാണെങ്കിലോ അത് ഒരുപാട് ദോഷം ചെയ്യുന്ന കാര്യമാണ്. ഇന്നത്തെ കാലത്ത് യോജിക്കുന്നതുമല്ല ശങ്കരാചാര്യരുടെ വ്യാഖ്യാനം ആണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ശമോദ്ധമസ്തപശൗചം ശാന്തിരാർജവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം സൗര്യം തേജോ ധൃതൃദാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം ദാനമീശ്വരഭാവശ്ച ക്ഷത്രകർമ്മ സ്വഭാവജം ശൗര്യം ശൂരസി ഭാവ ശൂരന്റെ ഭാവമാണ് ശൗര്യം, പരാക്രമവും മറ്റും തേജക പ്രാഗൽഭ്യം. ശൗര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുന്നതിനുള്ള കഴിവ്, അതും ക്ഷത്രകർമ്മമാണോ, ക്ഷത്രിയത്വത്തെ പ്രകടമാക്കുന്ന കർമ്മം തേജപ്രാഗൽഭ്യം, മറ്റുള്ളവരാൽ കീഴ്പ്പെടാത്ത ആ കഴിവ്, മറ്റുള്ളവർക്ക് കീഴ്പ്പെടുത്താൻ കഴിയാത്ത അവസ്ഥ, തേജസ്. ധൃതി, നേരത്തെ ധൃതിയെക്കുറിച്ച് പറഞ്ഞു. ആ ധൃതിയല്ല ഇവിടെ പറയുന്നത്, ധാരണം. ധാരണം എന്നുള്ള അർത്ഥത്തിൽ രണ്ടും ഒന്ന് തന്നെ, പക്ഷെ ഇവിടെ വിശേഷിച്ച് പറയുന്നു സർവാവസ്ഥാസ്വപി സർവാവസ്ഥാസു അനവസാദോ ഭോതി യയാ ധൃത്യ ഉത്തംബ ഉത്തംബിതസ്യ. വലിയൊരു വിപത്ത് വരുമ്പോഴും ദേഹ ഇന്ദ്രിയ മനസ്സുകളെ തളരാതെ നിലനിർത്തുന്ന മനസ്സിന്റെ തന്നെ ഒരു ശക്തിവിശേഷം, അതിനാണ് ധൃതി എന്ന് പറയുന്നത്. അതാണ് ധൃതിധാരണം. സർവാവസ്ഥാസു ഏതവസ്ഥയിലായാലും ശരി, അനവസാദോ അനവസാദ, അവസാദം എന്ന് വെച്ചാൽ ക്ഷീണം നാശം എന്നെല്ലാം പറയും, അത് സംഭവിക്കാതിരിക്കുന്ന ഒന്ന്. ധൃത്യ ഉത്തംബിതസ്യ, ധൃതിയാൽ നിലനിർത്തി കഴിഞ്ഞാൽ, ഒരുവനെ നിലയ്ക്ക് നിർത്തി കഴിഞ്ഞാൽ അവന് തളർച്ച വരത്തില്ല. തളരാതെ നിലനിർത്തുന്നത് പ്രതികൂല സാഹചര്യങ്ങളിലും രാജ്യഭരണം പോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ക്ഷാത്ര സ്വഭാവമുള്ളവർക്ക് ശത്രുവിന്റെ ആക്രമണം പോലെയുള്ള പല വിപത്തുകളും ഏത് സമയം സംഭവിക്കാം. അവിടെയെല്ലാം ആ തന്റെ ഇടം, ഒരുവനെ നിലനിർത്തുന്ന തന്റെ ഇടം, അതാണ് ധൃതി എന്ന് പറയുന്നത്. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചും ജീവിതത്തിൽ വിപത്തുകൾ വരാം. വിപത്ത് വരുന്ന സമയത്ത് അതിൽ പതറാതിരിക്കുക. ആർക്കും പതറാതിരിക്കാൻ പറ്റും വിപത്തുകളൊന്നും ഇല്ലാത്ത സമയത്ത്, നല്ല ധൈര്യമായിരിക്കും. പക്ഷെ ഇവിടെ പറയുന്ന അതല്ല, എന്തെങ്കിലും പ്രതികൂലതകൾ വരുമ്പോൾ പതറാതിരിക്കുക, തന്റെ ഇടമായിരിക്കുക, കരയാതിരിക്കുക, അതാണ് ദൃഢത. ദാക്ഷ്യം, ദക്ഷസ്യ ഭാവ ദാക്ഷ്യം, ദക്ഷശബ്ദത്തിൽ നിന്ന് ഭാവാർത്ഥത്തെ പ്രത്യേകം എന്നാണ് ദാക്ഷ്യം വരുന്നത്. ദക്ഷത സമർത്ഥത എന്നൊക്കെ പൊതുവെ പറയും, സാമർഥ്യം എന്ന് പറയും ദാക്ഷ്യം. ഇവിടെ പറയുന്നു സഹസാ പ്രത്യുത്പന്നേഷു കാര്യേഷു അവ്യാമോഹേന പ്രവൃത്തി. സഹസാ പ്രത്യുത്പന്നേഷു കാര്യേഷു, യാദൃച്ഛികമായി വന്നു ചേരുന്ന കാര്യങ്ങളിൽ പെട്ടെന്ന് വന്നു ചേരുന്ന കാര്യങ്ങൾ, നമ്മൾ സാധാരണ ഇപ്പോഴത്തെ ഭാഷയിൽ പറയുമല്ലോ ക്രൈസിസ് മാനേജ്മെന്റ് എന്നൊക്കെ പറയും. അതാണ് പെട്ടെന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ കൈകാര്യം ചെയ്യുന്നതിൽ അവ്യാമോഹേന പ്രവൃത്തി, വ്യാമോഹം കൂടാതെ പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നിർവഹിക്കുക, സഫലമായി നിർവഹിക്കുക, അത് തന്റെ പ്രവൃത്തി കൊണ്ട് അതിൽ ദോഷം വരാതിരിക്കുക, അതാണ് ദാക്ഷ്യം എന്ന് പറയുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് കൈകാര്യം ചെയ്യാൻ വരുമ്പോൾ നമ്മൾ പതറിപ്പോവും, എങ്ങനെ ചെയ്യണമെന്നറിയാൻ വയ്യാതെ കുഴങ്ങിപ്പോവും, വിഷമിച്ചു പോവും. ഇതങ്ങനെയല്ല, ഏത് കാര്യവും വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്ത് നടപ്പിലാക്കുന്നതിൻ്റെ ആ കഴിവ്, അതാണ് ഇവിടെ പറയുന്നത് ദാക്ഷ്യം, ദക്ഷത, സാമർഥ്യം. യുദ്ധേ ചാപ്യ അപലായനം, യുദ്ധത്തിൽ അപലായനം, ഓടിപ്പോകാതിരിക്കുക. അപരാമുഖി ഭാവ ശത്രുഭ്യ, പിന്തിരിയാതിരിക്കുക, നേരിടുക, ഒരിടത്തും പിന്തിരിയാതിരിക്കുക യുദ്ധത്തിൽ വിശേഷിച്ച്. ദാനം ദേയദ്രവ്യേഷു മുക്തഹസ്തത, ദേയദ്രവ്യേഷു ദേയമായ ദ്രവ്യങ്ങളിൽ ദാനം ചെയ്യേണ്ടതായ കൊടുക്കേണ്ടതായ ദ്രവ്യങ്ങളിൽ മുക്തഹസ്തത, പറയുമല്ലോ കൈ അയച്ചു കൊടുക്കുന്നു, അത് പിശുക്കില്ലാതെ ദാനം ചെയ്യുക, കൊടുക്കുക, യാതൊരു പിശുക്കുമില്ലാതെ. ഈശ്വരഭാവ ഈശ്വരസ്യ ഭാവ ഈശ്വരസ്യ ഭാവ ഇവിടെ ഈശ്വരൻ എന്ന് വെച്ചാൽ ദൈവം എന്നുള്ള അർത്ഥത്തിലല്ല, പ്രഭുശക്തി പ്രകടീകരണം. പ്രഭുശക്തി എന്ന് പറയുന്നുണ്ട് ഭരണശക്തിയും മറ്റും, അതാണ് പ്രഭുശക്തി. പ്രകടീകരണം, അതിനെ ബോധിപ്പിക്കുക. ആരോട്? ഈശിതവ്യാൻ പ്രതി, ഭരിക്കപ്പെടേണ്ടവരോട് അത് ബോധിപ്പിച്ച് ഭരിക്കുക. ഭരിക്കുന്നതിന് അത് ആവശ്യമാണ്. രാജാവ് ദുർബലൻ എന്ന് വന്നു കഴിഞ്ഞാൽ പ്രജകൾ അനുസരിക്കത്തില്ല, നിയമവ്യവസ്ഥകളെയൊന്നും പാലിക്കത്തില്ല, എല്ലാം അസ്തവ്യസ്തമാകും. അത് വരാൻ പാടില്ല. അത് ബോധ്യപ്പെടുത്തണം, താൻ ഭരിക്കാൻ കെൽപ്പുള്ളവനാണ്, തനിക്ക് ഭരിക്കാനറിയാം എന്ന് ബോധ്യപ്പെടണം. പ്രജകൾക്ക് രാജാവ് ബോധ്യപ്പെടുത്തണം. ആ ശേഷിയെന്നോട് പറയുന്നത് ഈശ്വരഭാവം. ഇതെല്ലാം ക്ഷത്രകർമ്മ, ക്ഷത്രിയ ജാതേഹ വിഹിതം കർമ്മ എന്നാണ്. ഇവിടെയും ശങ്കരാചാര്യർ ഇതിനെ വിഹിതകർമ്മമായിട്ടെടുത്തിരിക്കുന്നു. പല വ്യാഖ്യാതാക്കളും ഇതിനെ സാമാന്യധർമ്മമായിട്ട് വ്യാഖ്യാനിച്ചപ്പോൾ ആചാര്യസ്വാമികൾക്ക് ഇതിനെ വിഹിതകർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷത്രിയൻ എന്ന് പറയുന്ന ഒരു ജാതിയുണ്ട്, ആ ജാതിക്ക് സ്മൃതികളിൽ വിധിച്ചിരിക്കുന്ന കർമ്മമാണെന്ന് അർത്ഥം വരും. വളരെ അപകടം പിടിച്ച വ്യാഖ്യാനമാണ്. ഇന്നത്തെ നിലയ്ക്ക് നോക്കുമ്പോൾ വിഹിതം കർമ്മ എന്ന് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, അടുത്ത ഭാഷയാണെങ്കിലും പറയാതിരിക്കാമെന്ന് വൃത്തിയില്ല, ജനദ്രോഹകരമായ ഒരു പ്രവൃത്തിയാണ്. കാരണം എന്തുകൊണ്ടങ്ങനെ പറയുന്നു? മറ്റുള്ള ആചാര്യന്മാരത് വ്യാഖ്യാനിച്ചിരിക്കുന്നു. എങ്ങനെ? ക്ഷത്രിയത്വത്തെ പ്രകടമാക്കുന്ന കർമ്മം, രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതിന് വ്യത്യാസമുള്ള കാര്യമാണ്. ക്ഷത്രിയത്വത്തെ പ്രകടമാക്കുന്ന കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുവനിരിക്കുന്ന ക്ഷത്രിയ സ്വഭാവത്തെ വ്യക്തമാക്കുന്നതാണ് ഈ കർമ്മം എന്ന് പറയുമ്പോൾ, ഇതെല്ലാം സാമാന്യധർമ്മമാണ്. നാല് വർണ്ണത്തിനും എല്ലാം ജനിച്ചവർക്ക് ഈ സ്വഭാവം വരാം, ഈ കർമ്മങ്ങളും വരാം. അസമയം ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നതനുസരിച്ചോ ക്ഷത്രിയൻ എന്ന് പറയുന്ന ഒരു ജാതിയുണ്ട്, ആ ജാതിക്ക് വേണ്ടി സ്മൃതികളിലും മറ്റും വിധിച്ചിരിക്കുന്ന കർമ്മമാണ് എന്ന് വരുമ്പോൾ വീണ്ടും സങ്കുചിതമായ ജാതിവാദത്തിലേക്ക് ഗീതയെ കൊണ്ടുപോകും. അത് വളരെ അപകടം പിടിച്ച കാര്യമാണ്. ഈ വ്യാഖ്യാനം ഒക്കെ വായിച്ചിട്ടാണ് ആൾക്കാർ ഗീതയെ വിമർശിക്കുന്നത്. എന്താണ് ചാതുർവർണ്ണയം മയാ സൃഷ്ടമെന്ന് പറഞ്ഞു? അപ്പൊ നാല് ജാതികളെ ഭഗവാനാണ് സൃഷ്ടിച്ചത്, അതിന് നാല് ജാതികൾ ഉച്ച നീചത്വങ്ങളെയെല്ലാം സൃഷ്ടിച്ചു, അതുകൊണ്ട് ഗീത കാലഹരണപ്പെട്ടതാണ് എന്നെല്ലാം വ്യാഖ്യാനിക്കുന്നതിന് കാരണം ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് ആൾക്കാർ വിശദീകരിക്കുന്നതിന് കാരണം, ഗീത വിമർശിക്കുന്നതിന് കാരണം. പക്ഷെ ഇവിടെ ക്ഷത്രിയ ജാതി എന്ന് ഗീതയിൽ പറയുന്നില്ല, വിഹിതം കർമ്മ എന്ന് പറയുന്നില്ല, മറിച്ച് സ്വഭാവജമെന്നാ പറഞ്ഞത്. നമുക്ക് രണ്ടു തമ്മിൽ എന്താ വ്യത്യാസം? സ്വഭാവം കൊണ്ട് വരുന്നത് എന്ന് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കെ അത് കണ്ടില്ല എന്ന് നടിച്ചിട്ട്, അല്ലെങ്കിൽ അതിനോടുകൂടി കൂട്ടിച്ചേർത്ത് എന്താണ്? ഇത് ശാസ്ത്രങ്ങളിൽ വിധിച്ചിരിക്കുന്ന കർമ്മമാണ്. ശാസ്ത്രങ്ങളിൽ പോലും ഇത് സാമാന്യധർമ്മമെന്ന് പറഞ്ഞിരിക്കെ ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കണമെങ്കിൽ തലയ്ക്കകത്ത് കളിമണ്ണിരുന്നാൽ പറ്റത്തില്ല, മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും വേണം. ഇതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാകണമെങ്കിൽ ഇതൊക്കെ വലിയ വ്യത്യാസമുണ്ട്. ഇതൊക്കെ മനുഷ്യനെ ബുദ്ധി കൊണ്ട് കീഴ്പ്പെടുത്തുന്ന കുതന്ത്രങ്ങളാണ്, ഇതിനകത്തൊക്കെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. മന്ദബുദ്ധിയൊക്കെ ഒന്നും മനസ്സിലാകത്തില്ല, ബുദ്ധിയുള്ളവന് മനസ്സിലാകും. ഇതെന്താ അപകടം പിടിച്ച വ്യാഖ്യാനമാണ്? ഇത് വിഹിതം കർമ്മമല്ല, വിഹിതം കർമ്മമല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ വ്യാഖ്യാനിച്ചെടുക്കുന്നതല്ല. യാജ്ഞവൽക്കിയ സ്മൃതി പോലെയുള്ള സ്മൃതികളിൽ പറഞ്ഞിട്ടുണ്ട് ഇത് സാമാന്യധർമ്മമാണ്. ചില ചോദിക്കും, അപ്പോ യുദ്ധേജാപ്യ അപലായനം എന്ന് പറഞ്ഞു, ഇത് ക്ഷത്രിയ ഭരതന്മാരാണ് രാജ്യം ഭരിക്കുന്നത്, അവർക്കല്ലേ വരുന്നുള്ളൂ യുദ്ധവും മറ്റും. ബ്രാഹ്മണാദികൾക്ക് എങ്ങനെ വരുന്നു എന്ന് ചോദിക്കും. ശൂദ്രൻ എങ്ങനെ വരും? ശൂദ്രന്റെ കർമ്മം എന്താണ്? പരിചര്യയാണ്. ശൂദ്രന്റെ ധർമ്മത്തെക്കുറിച്ച് പറയുന്നിടത്തും പറയുന്നുണ്ട് എന്താണ് ഇത്തരം കാര്യങ്ങൾ, സാമാന്യ ധർമ്മങ്ങളെ കുറിച്ച് പറയുന്നു. ശൂദ്രനും ഉണ്ടായിരുന്നു രാജാക്കന്മാര്. നിഷാദസ്ഥപതിം യാജയെ എന്നൊക്കെ പറയുന്നിടത്ത് നിഷാദസ്ഥപതി എന്ന് പറയുന്ന ശൂദ്ര രാജാവാണെന്ന് വേദത്തിൽ തന്നെ നിർണയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു എന്താണ് ഇത്? പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു കുലത്തിൽ പറഞ്ഞവർക്കോ പ്രത്യേകിച്ച് ഒരു സമൂഹത്തിനോ ഉള്ളതാണ്. ഈ വർണ്ണധർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം പറയുന്ന എന്താണ്? സിദ്ധിം വിന്ദതി മാനവാഹ. ഈ പറഞ്ഞിരിക്കുന്ന മനുഷ്യർക്ക് മൊത്തം വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഏതെങ്കിലും പ്രത്യേകിച്ച് ഒരു ജാതിക്ക് വേണ്ടി പറഞ്ഞില്ല. രണ്ട് ശ്ലോകം കഴിയുമ്പോൾ നമ്മൾ പഠിക്കും. ഈ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് സിദ്ധിയെ മോക്ഷത്തെ പ്രാപിക്കേണ്ടവരാണ് മാനവാഹ, മനുഷ്യരെന്നാണ് ഗീതി പറയുന്നത്. പ്രത്യേകിച്ചൊരു വർഗത്തെ പറയുന്നില്ല. ഇത് സാമാന്യ ധർമ്മങ്ങളെന്ന് സ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ എന്ത് മനസ്സിലാക്കാം? ഏത് കുലത്തിൽ പിറന്നാലും ശരി, ബ്രാഹ്മണ കുലമോ ക്ഷത്രിയ കുലമോ ഏത് കുലത്തിൽ പിറന്നവനും ഈ പറയുന്ന ധർമ്മങ്ങളെല്ലാം വരാം. ഇത് പ്രത്യേകിച്ച് ഒരാൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതല്ല, ഒരു വിഭാഗത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്നതല്ല. എന്തുകൊണ്ടങ്ങനെ വരുന്നു? ഗുണം പരിണമിക്കുന്നുണ്ട്. ഗുണം സദാ പരിണമിച്ചിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഇതെല്ലാം ഒരു വ്യക്തിയിൽ തന്നെ മാറി മാറി വരുന്ന കാര്യങ്ങളാണ്. ആധ്യാത്മിക ശാസ്ത്രം എന്നുള്ള നിലയ്ക്ക് ഒരാധ്യാത്മിക സാധകന് തന്റെ പ്രകൃതിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. തന്റെ മാറി മാറി വരുന്ന പ്രകൃതി സ്വഭാവത്തിനനുസരിച്ച് തന്റെ കർമ്മങ്ങളിൽ ഏർപ്പെട്ട് അതിനെ യോഗാത്മമായി അനുഷ്ഠിച്ച് ചിത്തശുദ്ധിയും ഈശ്വരപ്രസാദമെല്ലാം നേടി ജ്ഞാനവിജ്ഞാനങ്ങളൊക്കെ സമ്പാദിക്കുന്ന ഒരു ഉപായത്തെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇതൊരു വ്യക്തിയെ തന്നെ കാണാം. ആ ഒരു കാര്യം ശരിയാണ്, ആ വ്യക്തികളിൽ ഏറെയും കുറഞ്ഞും ഇരിക്കും. ചില വ്യക്തികളിൽ ബ്രഹ്മകർമ്മമായിരിക്കും കൂടുതൽ കാണുന്നത്, ചില ക്ഷത്രകർമ്മമായിരിക്കും. അങ്ങനെ സംഭവിക്കാം. എന്തായാലും ഒരു വ്യക്തിക്കും ഈ ഒരു കർമ്മത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഇത് സ്വഭാവജമാണ്, ജന്മജമാണ്. സ്വഭാവത്തിൽ നിന്നുണ്ടാകുന്നതുകൊണ്ട് ശമതമാദികളോടുകൂടി മാത്രം ഇരിക്കുന്ന ഒരാളൊന്നും നമുക്കൊരാളെ എടുക്കാൻ നോക്കത്തില്ല. മുമ്പ് പറഞ്ഞു ആ കർമ്മങ്ങളോടൊപ്പം തന്നെ അയാളിൽ ഈ പറയുന്ന ശൗര്യം, തേജസ്, ഈശ്വരഭാവം തുടങ്ങിയ കാര്യങ്ങളും വരാം. ശാസ്ത്രധർമ്മങ്ങളാണ്. ഗുരു ശിഷ്യനെ നേർവഴിക്ക് നടത്തിക്കുക എന്ന് പറയുന്നത് ഈശ്വരഭാവമാണ്, പ്രഭുത്വമാണ്. അവിടെ എന്താണ് അവിടെ പ്രകടമാകുന്നത്? ക്ഷത്രകർമ്മമാണ്. ഗുരുവിൽ പോലും അത് വരും ക്ഷത്രകർമ്മം. രാജ്യത്തെ ഭരിക്കുമ്പോൾ പ്രജകൾ മാത്രമല്ല, ഗുരു ശിഷ്യന്മാരിലും ആ ഈശ്വരഭാവത്തിലാണ് ശിഷ്യന്മാരെ നേരെ വഴിക്ക് നടത്തിക്കുന്നത്, അനുസരിപ്പിക്കുന്നു. അപ്പൊ ഇത് ഏത് വ്യക്തിയിലും കാണും. അതാണ് ഇതിന് സാമാന്യധർമ്മം എന്ന് പറയുന്നത്. ഗുരുവിലും കാണും പരിചര്യ. പരിചര്യ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഗുരു ലോകത്തെ സേവിക്കുന്നു. ലോകത്തെ സേവിക്കുമ്പോൾ എന്ത് വരുന്നത്? പരിചര്യയാണ്. ശരീരം കൊണ്ട് അധ്വാനിക്കുന്ന മാത്രമല്ല, ലോകത്തെ ഏതെങ്കിലും തരത്തിൽ സേവിച്ചു കഴിഞ്ഞാൽ അത് പരിചര്യയായി. ഈ ബ്രഹ്മക്ഷേത്ര വൈശ്യകർമ്മങ്ങൾ അതും ഒരു വ്യക്തിയിൽ തന്നെ, എത്ര ശ്രേഷ്ഠനായ വ്യക്തിയിലും ഇതിങ്ങനെ മാറി മാറി വരുന്ന കാര്യങ്ങളാണ്. അവരുടെ സ്വഭാവത്തിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ടങ്ങനെ പ്രവർത്തിച്ചോ എന്ന് ചോദിക്കും. മഹാത്മാക്കളെ കുറിച്ചും ചോദിക്കും, നേർവഴിക്ക് നടക്കുന്നവരെ കുറിച്ചും ചോദിക്കും. അവരുടെ പ്രവൃത്തിയെ ചോദ്യം ചെയ്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു. അപ്പൊ അതിന് ഉത്തരവാണ് എന്താണ്? അതവരുടെ സ്വഭാവം, അവന്റെ പ്രകൃതി. ആ പ്രകൃതി അതാണ് ഇവിടെ പറയുന്നത്. ആ പ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ടാണ്. സ്വഭാവത്തിനാണ് ഇവിടെ പ്രാധാന്യം, ജന്മത്തിനാണ് എന്ന് വ്യക്തമായി യാതൊരു സംശയത്തിനും ഇടയില്ലാതെ പറഞ്ഞിരിക്കെ അവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. എന്താണ് ക്ഷത്രിയ ജാതേഹേ വിഹിതം കർമ്മ? ഇത് ശാസ്ത്രത്തിൽ വിധിച്ച കർമ്മമാണ്. രാമാനുജാതിയിൽ അങ്ങനെ വ്യാഖ്യാനിച്ചില്ല, ക്ഷത്രിയസ്യ സ്വഭാവജം കർമ്മം എന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നു. കുറച്ചുകൂടി മയപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരു അക്ഷരത്തിൽ തന്നെ വ്യത്യാസം പെടുത്തി കഴിഞ്ഞാൽ ആശയത്തിന് വലിയ വ്യത്യാസം വരും, തലതിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ ധർമ്മം ഏത് കുലത്തിൽ ജനിച്ചവരിലും കാണും. ഇവിടെ ഈ വർണ്ണമെന്ന് പറയുന്നത് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറയുന്ന ആ കുലത്തെ അംഗീകരിക്കുന്നുണ്ട്. ആ കുലം അല്ലെങ്കിൽ ആ ഗോത്രങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ ഗോത്രങ്ങളും ഇങ്ങനെ നിലനിന്നിരുന്നു, മനുഷ്യൻ ഗോത്രങ്ങളായി പിരിഞ്ഞു നിന്നിരുന്നു. ആ ഗോത്രങ്ങൾക്ക് പേരുണ്ടായിരുന്നു. എന്താണ് പ്രാചീന ഗോത്രങ്ങൾ? ബ്രാഹ്മണ ഗോത്രം, ക്ഷത്രിയ ഗോത്രം, ശൂദ്ര ഗോത്രം എന്നിങ്ങനെ പേരുണ്ടായിരുന്നു. അപ്പൊ അത് ഏത് ഗോത്രത്തിൽ ഒരുവൻ ജനിച്ചാലും ശരി, ഇവിടെ പറയുന്ന ബ്രാഹ്മണത്വ ക്ഷത്രിയാദികൾ അവന്റെ ഗോത്രത്തിനനുസരിച്ചല്ല ശ്രദ്ധിക്കുന്നത്, മറിച്ച് അവന്റെ സ്വഭാവത്തിനനുസരിച്ചെന്നാണ്. ഇതെന്തുകൊണ്ട് പ്രത്യേകം പറയുന്നു? കാരണം അന്ന് നിലവിലിരുന്ന ധാരണ ഈ ബ്രാഹ്മണത്വാദികൾ ഗോത്രത്തിനനുസരിച്ചാണെന്നാണ്. അത് തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ഗോത്രത്തിനങ്ങനെ സംഭവിക്കാം, ബ്രാഹ്മണ ഗോത്രത്തിൽ ബ്രാഹ്മണൻ ജനിക്കാം, ബ്രാഹ്മണൻ അല്ലാത്തവനും ജനിക്കാം, ശൂദ്രനും ജനിക്കാം, ശൂദ്രഗോത്രത്തിൽ ബ്രാഹ്മണൻ ജനിക്കാം, ശൂദ്രനും ജനിക്കാം. അങ്ങനെ ഒരു തിരുത്തലാണ് ഇവിടെ ഗീതയിൽ നിർദ്ദേശിക്കുന്നത്. അല്ല ബ്രാഹ്മണത്വാദി ജാതികളില്ലെന്നല്ല പറയുന്നു, അങ്ങനെ ഗോത്രങ്ങളില്ലെന്നല്ല പറയുന്നു, അങ്ങനെ വംശങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഓരോ വംശങ്ങളാണ്. വംശങ്ങൾ ജനിക്കുന്നവന്റെ എങ്ങനെയാണ് അതിലെ വംശത്തിന്റെ മൂല്യത്തെ വിലയിരുത്തേണ്ടത്, അതാണ് ഇവിടെ പറയുന്നത്. അത് സ്വഭാവജം, സ്വഭാവത്തെ അനുസരിച്ചാണ്. ചാതുർവർണ്ണിം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗജ എന്ന് പറഞ്ഞത് ഈ രീതിയിലാണ്. അല്ല ഇനി ആദിയിൽ അങ്ങനെയുള്ള പ്രത്യേക ഗോത്രങ്ങളെന്ന് ഭഗവാൻ തന്നെ സൃഷ്ടിച്ചു. ആ ഗോത്രങ്ങളിൽ ബ്രാഹ്മണ ഗോത്രത്തിൽ ബ്രാഹ്മണ കർമ്മമേ ഉണ്ടായിരുന്നുള്ളൂ, ക്ഷത്രിയകർമ്മ ഗോത്രത്തിൽ ക്ഷത്രിയകർമ്മയും ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പറയുകയാണെങ്കിലും അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല. കാരണം ഭാഷ്യകാരനും പറയുന്നു, എന്താണ് ദീർഘേണ കാലേന, ദീർഘകാലം ആ ധർമ്മത്തെ അനുഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ അതെല്ലാം നശിച്ചുപോയി. പിന്നെ വർണ്ണസങ്കര സംഭവിച്ചു. അപ്പൊ ഗോത്രം കൊണ്ട് ജന്മം കൊണ്ട് ബ്രാഹ്മണ ക്ഷത്രിയാദികളെ നിർണയിക്കുന്ന പിന്നീട് അസംഭവമായി തീർന്നു. അങ്ങനെ വന്നാലും ഈ പറയുന്ന യോജിക്കും. അതുകൊണ്ടാണ് യുധിഷ്ഠിരനും സർപ്പവുമായിട്ടുള്ള സംവാദത്തിൽ പറയുന്നു, വർണ്ണസങ്കരം സംഭവിച്ചു പോയി, അതുകൊണ്ട് ബ്രാഹ്മണാദികളെ ജന്മം കൊണ്ട് നിശ്ചയിക്കാൻ നിവർത്തിയില്ല, അതുകൊണ്ട് അവരുടെ ശീലം സ്വഭാവം ഇതുകൊണ്ട് തന്നെ ബ്രാഹ്മണാദികളെ നിർണയിക്കണമെന്ന് പറഞ്ഞത്. ഇത് മഹാഭാരതത്തിൽ ആവർത്തിച്ചാവർത്തി പല ഭാഗങ്ങളും പറയുന്നുണ്ട്. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. ജന്മം കൊണ്ട് ഒരു വർണ്ണത്തിനും ഒരു ഗോത്രത്തിനും മറ്റൊരു വർണ്ണത്തെ ഗോത്രത്തെ അപേക്ഷിച്ച് യാതൊരു ശ്രേഷ്ഠതയില്ല, മറിച്ച് സ്വഭാവം കൊണ്ടേ അതുള്ളൂ. അതാണ് ഗീതി പറയുന്നത്. ആര് സ്വയം ഞങ്ങൾ ശ്രേഷ്ഠന്മാരാണ് മറ്റുള്ളവർ മോശക്കാരാണെന്ന് ആർക്കും ധരിക്കുന്നതിന് ഗീത പ്രമാണമല്ല. ആരെങ്കിലും സ്വയം ശ്രേഷ്ഠനാണ് എന്ന് ധരിക്കണമെങ്കിൽ അതവന്റെ സ്വഭാവം അനുസരിച്ച് തന്നെ, അവന്റെ കർമ്മം അനുസരിച്ച് തന്നെ നിർണയിക്കണം. അല്ല ജന്മം കൊണ്ട് അത് നിർണയിക്കാൻ സാധ്യമല്ല. ജന്മം കൊണ്ട് ആരും ശ്രേഷ്ഠരല്ല, ആരും നികൃഷ്ടരുമല്ല. അതാണ് ഗീതയിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഗീതയ്ക്ക് ഈ ഒരു വിഷയത്തിൽ എന്നും സാർവകാലികമായ ഒരു പ്രസക്തി എന്നുള്ളത്. ശ ശൗര്യം തേജോ ദ്രുതദാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം ദാനം ഈശ്വരഭാവശ്ച ക്ഷത്രകർമ്മ സ്വഭാവജം. കൃഷി ഗൗരക്ഷ്യവാണിജ്യം വശ്യകർമ്മ സ്വഭാവജം പരിചര്യാത്മകം കർമ്മ ശുദ്രസ്യാവി സ്വഭാവജം. കൃഷി ഗൗരക്ഷ്യവാണിജ്യം, അത്തരത്തിലുള്ള പ്രവൃത്തികളെ ഒരുമിച്ചെടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ബ്രഹ്മകർമ്മവും ക്ഷത്രകർമ്മവും ഒഴിവാക്കിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന പൊതുവായി വരുന്ന കർമ്മങ്ങളെയാണ് പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത്. കൃഷി ഗൗരക്ഷ, ഗോരക്ഷയാണ് ഗൗരക്ഷ എന്ന് പറഞ്ഞു. അപ്പൊ വ്യാകരണ നിയമം അനുസരിച്ച് വരുന്ന ഗോരക്ഷയ്ക്ക് ഗൗരക്ഷ എന്ന് പറഞ്ഞു. വാണിജ്യം കൃഷിച്ച ഗൗരക്ഷ്യം ച വാണിജ്യം ച കൃഷി ഗൗരക്ഷ വാണിജ്യം. ഇവിടെ ഗൗരക്ഷ്യം, ഗോരക്ഷയ്ക്ക് അന്ന് പ്രാധാന്യം വന്നതെന്ന് ഗോവായിരുന്നു ഏറ്റവും വലിയ ധനാഗമ മാർഗം മനുഷ്യരുടെ ഗോവായിരുന്നു. പശുക്കളെ ആശ്രയിച്ചായിരുന്നു മനുഷ്യന്റെ ജീവിതം തന്നെ ആ കാലഘട്ടത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതിൻ്റെ പാലും അതിൽ നിന്നുണ്ടാകുന്ന മറ്റ് ആദായങ്ങളും, അതുകൊണ്ട് കൃഷിയിൽ പ്രത്യേകിച്ച് തന്നെ ഗോരക്ഷ എന്നെടുത്ത് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഗോ മാതാ എന്നുള്ള സങ്കല്പം വന്നു. ഗോ മാതാവാണ്, അത് സംരക്ഷിക്കേണ്ടതാണ്, പരിപാലിക്കേണ്ടതാണ്, പൂജിക്കേണ്ടതാണ്, അങ്ങനെയൊക്കെയുള്ള വിശ്വാസമാണ്. അതിന്റെ പ്രാധാന്യം കൊണ്ട് സർവദേവന്മാരും ഗോവിൽ സ്ഥിതി ചെയ്യുന്നു. ഇത്തരം വിശ്വാസങ്ങൾ വരുന്നതിന് അതിന്റെ ഭൗതികമായ അതിന്റെ പ്രാധാന്യം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്രയും ദിവ്യത്വം പവിത്രത അതിന് വന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകം എടുത്തു പറയുന്നു കൃഷി കൂടാതെ വാണിജ്യം, ക്രയവിക്രയം, കച്ചവടം, കൃഷി ഭൂമിയർ വിലേഖനം, ഉഴുത് വിത്ത് വിതയ്ക്കുന്നതാണ്. വിലേഖനം എന്ന് വെച്ചാൽ ഭൂമി കിളക്കുകയും ഉഴിയും മറ്റും ചെയ്യുന്നത്. ഗൗരക്ഷ്യം ഗാരക്ഷതീരി ഗോരക്ഷ തദ്ഭാവോ ഗൗരക്ഷ്യം. ഗോരക്ഷ എന്ന് പറയുന്ന കർമ്മമൊന്നും പറയാം, പശുവിനെ രക്ഷിക്കുക എന്ന് പറയുന്നു ഗൗരക്ഷ്യം. പാശുപാല്യം ഇത്യർത്ഥ. ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി ശരിക്കും പശുവും കാളയും ഗോ ഗോഹ് എന്ന് പറയും. പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മൃഗങ്ങൾക്കും പശു എന്ന് പറയും. പാശുപാല്യം എന്ന് പറയുമ്പോൾ മൃഗരക്ഷ എന്ന് പറയും. ഗോ മാത്രമല്ല, പ്രാണികളെ രക്ഷിക്കുക. വാണിജ്യം വണിക് കർമ്മ, വണിക് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരൻ. ക്രയവിക്രയാദി ലക്ഷണം ഇതന്നെ വൈശ്യകർമ്മ. വൈശ്യജാതേ കർമ്മ വൈശ്യകർമ്മ. സ്വഭാവജം ഇതെന്താണ്? സ്വഭാവത്തിനനുസരിച്ചാണ് വരുന്നത്. ഇതും ഏത് വ്യക്തിയിലും കാണാം, ക്രയവിക്രയാദി സ്വഭാവങ്ങൾ. പ്രത്യേകിച്ചൊരു വർഗത്തിനല്ല, ഏത് മനുഷ്യനിലും കാണും. ഇപ്പൊ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞല്ലോ ബ്രഹ്മകർമ്മം ബ്രാഹ്മണ സ്വഭാവത്തോടുകൂടി ശാന്തി ശമദമാദി ഗുണ സ്വഭാവത്തോടുകൂടി ഇരിക്കുന്നവരിൽ തന്നെ കച്ചവട സ്വഭാവം വരും. ആശ്രമത്തിന്റെ കച്ചവടം വന്നു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യം കച്ചവടത്തിലായിരിക്കും. ശമദമാദികളൊക്കെ ഉണ്ടായിരിക്കുന്നാലും കച്ചവടത്തിൽ കൂടുതൽ താല്പര്യം വരും. അപ്പോ ഇത് എന്ന് വെച്ചാൽ അതിന്റെ താല്പര്യം എന്താണ്? ഏത് വ്യക്തിയിലും ഇത് വരാം. ആധ്യാത്മികമായ മാർഗത്തിൽ പോകുന്നവരിലും ചിലപ്പോൾ ഈ സ്വഭാവങ്ങൾ വരും. അതുകൊണ്ടാണ് ഇത് സ്വഭാവം കൊണ്ട് വരുന്നതാണ്. ഈ സ്വഭാവം വരും, അതിനനുസരിച്ച് ആ പ്രവൃത്തിയും വരും. ഏത് വ്യക്തിയിലും ഏതെങ്കിലും സമയത്ത് ഇത് വരും, ഇത് വരാതിരിക്കില്ല. ഒരാൾക്ക് പ്രത്യേകിച്ച് എനിക്ക് ബ്രഹ്മകർമ്മം മാത്രമേ ഉള്ളൂ, എനിക്ക് ബ്രാഹ്മണ സ്വഭാവം മാത്രമേ ഉള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. ആധ്യാത്മികമായി പോകുന്നവരിലും ഈ സ്വഭാവങ്ങളെല്ലാം നമുക്ക് കാണാം, നമ്മളിൽ തന്നെ കാണും. ഇതിൽ നിന്നൊന്നും ആരും മുക്തരല്ല, എല്ലാവരിലും ഇതെല്ലാം ഉണ്ട്. എന്തുകൊണ്ട്? സ്വഭാവം കൊണ്ട് വരുന്നതാണ്, ജന്മം കൊണ്ട് വരുന്നതല്ല. പരിചര്യാത്മകം ശുശ്രൂഷാ സ്വഭാവം കർമ്മ. ശുശ്രൂഷ സേവ എന്ന് പറയുന്ന കർമ്മം ശൂദ്രസ്യാദി സ്വഭാവം, അത് ശൂദ്രന് സ്വഭാവം കൊണ്ട് കിട്ടുന്നതാണ്. അപ്പൊ ശൂദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ധരിക്കുന്ന എന്താണ്? അത് തമസിന്റെ സൃഷ്ടിയാണ്. തമസിന്റെ സൃഷ്ടിയായ ശൂദ്രനെ കുറിച്ചല്ല ഇവിടെ പറയും, ചാതുർവർണ്ണയത്തെ കുറിച്ച് പറയുമ്പോൾ. കാരണം തമസിന്റെ കർമ്മം, തപസ്, താമസിക കർത്താവ്, അതെല്ലാം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ ശൂദ്രൻ എന്ന് പറയുന്നത് തമസ്, താമസികമായ കർമ്മം ചെയ്യുന്നവനോ താമസിക കർത്താവോ അല്ല. എന്തുകൊണ്ടല്ല? പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, ഇവിടെ പറയുന്നു ഈ കർമ്മങ്ങൾ ചെയ്യുന്നവൻ, തന്റെ സ്വഭാവം അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നവൻ അവൻ മുക്തിയെ പ്രാപിക്കുന്നു എന്നാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ ശൂദ്രൻ എന്ന് പറയുന്നത് ഇവിടെ തമോ ഗുണമുള്ളവനല്ല. കാരണം ആ തമസ് സാധനയായി സ്വീകരിക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ അത് പറഞ്ഞത്. സാത്വികമായ കർമ്മത്തെക്കുറിച്ചും സാത്വികമായ കർത്താവിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? അല്ല, സാത്വികത്തെ സ്വീകരിക്കുക, രാജസ താമസങ്ങളെ ഒഴിവാക്കുക. ഇവിടെ പറയുന്ന പരിചര്യ, ശുശ്രൂഷ, സേവ എന്ന് പറയുന്നത് അത് ശൂദ്ര സ്വഭാവമാണ് എന്ന് പറയുമ്പോൾ അത് താമസ സ്വഭാവം എന്നല്ല അതിനർത്ഥം. കാരണം താമസ സ്വഭാവമുള്ളവന് ഒരിക്കലും സേവ, ശുശ്രൂഷ ഇങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യം വരത്തില്ല. അത് ചെയ്യുന്നതിനുള്ള വിവേകം അവനുണ്ടാവത്തില്ല. ഇത് തമസിന്റെ കാര്യമല്ല. വസ്തുത സേവാ ശുശ്രൂഷ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, അത് സാത്വിക ഭാവമുള്ളവനെ ചെയ്യാൻ പറ്റും. സ്വയം തന്നെ അല്ലല്ലോ സേവിക്കുന്നത്, അന്യനെ അല്ലേ സേവിക്കുന്നു. അപ്പൊ അന്യനെ സേവിക്കുമ്പോൾ അത് സാത്വിക ഭാവമാണ്. പക്ഷെ ആ സാത്വിക ഭാവം, അതുകൊണ്ടാണ് സ്മൃതികളിൽ സാമാന്യ ധർമ്മങ്ങളെ കുറിച്ച് പറയുമ്പോൾ, ശൂദ്രന്റെ ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോഴും എന്താ പറയുന്നത്? ശമതമാദികളാണ്, സുശീലം, സൗശീല്യം, ശമം, ഇതൊക്കെയാണ് ശൂദ്രന്റെയും ധർമ്മമായിട്ട് പറയുന്നത്. അല്ല, താമസികമായ എന്തെങ്കിലും പ്രവൃത്തിയല്ല. ഗുണം അതാ പറഞ്ഞു വരുന്നത്, അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഗുണത്തിനനുസരിച്ച് തന്നെയാണ് ഇത് വരുന്നത്. ഇവിടെ പരിചര്യാത്മകമായ കർമ്മം എന്ന് വെച്ചാൽ മോക്ഷത്തിന് ഉപകരിക്കുന്ന കർമ്മം എന്ന് പറയുന്നത് സാത്വികമായ ഗുണത്തിന്റെ ഫലമാണ്. ഗുണത്തിനനുസരിച്ച് തന്നെ പറയുന്നു. ഇവിടെ പറഞ്ഞല്ലോ സ്വഭാവത്തിനനുസരിച്ചെന്ന് പറഞ്ഞു. സ്വഭാവം എന്ന് പറയുമ്പോൾ അതിന് ഗുണവും വരും. ബ്രഹ്മകർമ്മ, ക്ഷത്രകർമ്മം, വൈശ്യകർമ്മം, ശൂദ്രകർമ്മം. ശൂദ്രകർമ്മത്തിൽ പറഞ്ഞത് കാരണം താമസ ഗുണമുള്ളവന് അങ്ങനെ ഇവിടെ പറഞ്ഞല്ലോ ശുശ്രൂഷ സേവ എങ്ങനെ ചെയ്യാൻ പറ്റും, അതിന് സേവ ചെയ്യണമെങ്കിൽ വിവേകം ഉണ്ടാകത്തില്ല. ഗുണത്തിനനുസരിച്ചാണ് കർമ്മമെങ്കിൽ ഇത് സാത്വികമായ ഗുണത്തിന്റെ കർമ്മമാണ്. അല്ല, ഇനി താമസ ഗുണത്തിന്റെ കർമ്മമാണെങ്കിൽ അത് മോക്ഷത്തിന് ഉപകരിക്കുന്നത് പോലെ ഇവിടെ പറയുന്ന എന്താണ്? സ്വേ സ്വേ കർമ്മണ്യഭിരത സംസിദ്ധി ലഭതേ നര. അവനവന്റെ, നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്നത് കളഞ്ഞാലേ ഇത് മനസ്സിലാക്കും, രണ്ടും കൂടെ കയറത്തില്ല. അത് കളഞ്ഞാലേ ഇതവിടെ ഇരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ രണ്ടും കൂടെ അവിടെ കിടന്ന് കുസ്തി പിടിക്കും. കാരണം ഏത് പ്രവർത്തിക്കും രണ്ട് ഭാവമുണ്ട്. ഒന്ന് സാത്വികമായ ഭാവം, മറ്റൊന്ന് താമസമായ ഭാവം. ഇപ്പൊ താമസമായ ഭാവത്തെ എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരുത്തൻ താമസമായ ഭാവത്തോടുകൂടി പരിചര്യ ചെയ്തെന്ന് വരാം. പക്ഷെ അതൊന്നും ഇവിടെ പറയുന്ന ശുശ്രൂഷാ സ്വഭാവത്തിലുള്ള സേവാ സ്വഭാവത്തിലുള്ള പരിചര്യല്ല. എങ്ങനെയാണ് താമസ സ്വഭാവത്തോടുകൂടി ചെയ്യുന്നത്? അഹന്തയോടുകൂടി, മമതയോടുകൂടി, രാഗദ്വേഷങ്ങളോടുകൂടി, സ്വാർത്ഥത ഉദ്ദേശിച്ച് ഒരാളൊരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് പറയാം അത് താമസം. ഇത് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ചൊരു വിഭാഗത്തെ കാണരുത്. ഒരു വ്യക്തിയിൽ വരുന്ന മാറി മാറി വരുന്ന കർമ്മങ്ങളെ കാണേണ്ടത്. ഒരു വ്യക്തി തന്നെ ശമധമാദികളോടുകൂടിയിരിക്കുന്നു, ഈശ്വരഭാവത്തോടുകൂടിയിരിക്കുന്നു. അയാൾ കൃഷി ഗൗരക്ഷ തുടങ്ങിയ പ്രവൃത്തികളോടുകൂടിയിരിക്കുന്നു, അതേസമയം അയാൾ പരസേവയിലും തൽപരനായിരിക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് വരുന്നത്? ആ കർമ്മത്തിന്റെ വൈശിഷ്ട്യമാണ് ഇവിടെ കാണിക്കുന്നത്. എന്താണ്? സാത്വിക ഭാവത്തെ കാണിക്കുന്നത്. അപ്പൊ ശൂദ്രൻ എന്ന് പറയുന്നത് ശങ്കരാചാര്യർ പറയുന്ന പോലെ നീചനല്ല, ഇവിടെ ഹീനജാതിയല്ല. ഇവിടെ ഗീതി പറയുന്നു, ഒരു ഹീനജാതിയെ കുറിച്ചുള്ള പറയുന്നു, മറിച്ച് ഒരു വ്യക്തിയുടെ ഒരു സ്വഭാവവിശേഷത്തെ കുറിച്ച് പറയുകയാണ്. സേവയാണ് അയാളുടെ സ്വഭാവം, താമസമല്ല അതിന് കാരണമായിരിക്കുന്നത്, സാത്വിക ഗുണം തന്നെയാണ്. അതാണെങ്കിൽ മാത്രമേ ഇത് മോക്ഷത്തിന് ഉപകരിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇനി പറയുന്ന എന്താണ്? സിദ്ധിം വിന്ദതി മാനവാഹ, മനുഷ്യരെല്ലാം ഈ പറയുന്ന ചാതുർവർണ്യ അനുഷ്ഠാനത്തിലൂടെ മോക്ഷം നേടുന്നു എന്ന് പറയുന്നു. യോജിക്കും. അല്ലെങ്കിൽ താമസം ഉള്ളവന് മോക്ഷം നേടാൻ പറ്റൂ? പറ്റത്തില്ലല്ലോ. ആരെങ്കിലും പറയുന്നത് നമ്മൾ ഉപ്പ് ചേർക്കാതെ വിഴുങ്ങിയാൽ പോരാ, ചിന്തിക്കണം സ്വയം എന്താണ് ഈ പറയുന്നതിന്റെ പിന്നിലുള്ളത്. സ്വയം ചിന്തിച്ച് മനസ്സിലാക്കുക. ഞാൻ പറയുന്ന കാര്യം ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ സ്വീകരിക്കേണ്ട, ചിന്തിച്ച് മനസ്സിലാക്കുക. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു വ്യക്തിയിൽ വരുന്ന ഒരു സ്വഭാവവിശേഷത്തെ ഇവിടെ കാണിക്കുകയാണ്. നിങ്ങൾ എപ്പോഴാണോ സേവാഭാവത്തിലിരിക്കുന്നത്, അതാണ് നിങ്ങളുടെ ശൂദ്രഭാവം എന്ന് പറയുന്നു. അത് എന്തുകൊണ്ടാണ്? ഇതൊരു തിരുത്തലാണ്. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ഹീനജാതിയാണ്, അവൻ അറിവിന് അധികാരമില്ലാത്തവനാണ് എന്നെല്ലാം പറഞ്ഞ് ശൂദ്രനെ മാറ്റി നിർത്തിയിരുന്ന ഒരു കാലത്തിലാണിത് പറയുന്നത്. ശൂദ്രൻ അങ്ങനെയല്ല. ശൂദ്രൻ എന്ന് പറയുന്നത് എന്താണ്? സ്വഭാവത്തിനനുസരിച്ചാണ് നിർണ്ണയിക്കേണ്ടത്. സേവാപ്രവൃത്തി ചെയ്യുന്നതുകൊണ്ടാണ് അവനെ ശൂദ്രൻ എന്ന് പറയുന്നത്. അത് മോക്ഷത്തിന് ഉപകരിക്കുന്ന ഒരു കർമ്മമാണ് എന്ന് പറയുന്നത്. അത് മറ്റതിൽ നിന്നും വേർതിരിച്ച് പറയാം. അർജുനോട് പ്രത്യേകിച്ചും പറയുന്നത് എന്താണ്? വർണ്ണമെന്ന് പറയുന്നത് ഇതാണ്, അല്ല നീ ധരിച്ചിരിക്കുന്നതല്ല, അതുകൊണ്ട് ഇവിടെ യുദ്ധം കൊണ്ട് വർണ്ണസങ്കരം ഉണ്ടാകത്തില്ല. വർണ്ണസങ്കരത്തെ ഭയം നിന്ന് യുദ്ധം ചെയ്യേണ്ട, യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യമില്ല. കാരണം ഇത് വ്യക്തിയുടെ സ്വഭാവമാണെങ്കിൽ പിന്നെ എങ്ങനെയാ സങ്കരം ഉണ്ടാകുന്നു? ആണും പെണ്ണും കൂടി സന്താനങ്ങളെ ഉണ്ടാക്കുന്നതാണ് വർണ്ണസങ്കരം എന്ന് പറയുന്നത്. ഇത് അത്തരം കാര്യങ്ങളൊന്നുമല്ല, ഇത് കേവലം വ്യക്തിയുടെ സ്വഭാവത്തിന്റെ അധിഷ്ഠാനമായിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു കാര്യം വർണ്ണത്തിൽ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഒരുവന്റെ കർമ്മത്തിന്റെ പിന്നിൽ തീർച്ചയായും ഗുണങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ ഇതെല്ലാം വേറെ രീതി ചിന്തിക്കാം. ഇപ്പൊ പറയണെന്താണ്? ഈശ്വരപൂജ ചെയ്യുന്നത് സാത്വികമായ ഗുണത്തിന്റെ ഫലമാണ് ആ കർമ്മം എന്ന് പറഞ്ഞാൽ ശരിയാവും? ശരിയാകത്തില്ല. എന്തുകൊണ്ട്? ഈശ്വരപൂജ ചെയ്യുന്നവൻ രാഗദ്വേഷങ്ങളോടുകൂടി അത് ചെയ്യുകയാണ്, കാമക്രോധങ്ങളോടുകൂടി ചെയ്യുകയാണ്, അഹന്ത മമതയോടുകൂടി ചെയ്യുകയാണ്, സ്വാർത്ഥതയോടുകൂടി ചെയ്യുകയാണെങ്കിൽ അത് താമസ കർമ്മമാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, കർമ്മങ്ങളെ വിഭജിച്ച് ആ കർത്താവിന് എന്ത് പറഞ്ഞു? അവൻ താമസ കർത്താവെന്ന് പറഞ്ഞു. അപ്പൊ അവൻ എന്ത് പ്രവൃത്തി ചെയ്യുന്നു എന്നനുസരിച്ചല്ല, ഏത് പ്രവൃത്തിയിലും ഇത് മൂന്നും വരാമെന്നാണ് മുമ്പ് പഠിച്ചത് ഗീതയിൽ. ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല. കാണാൻ വഴിയില്ല. ഏത് പ്രവൃത്തിയിലും ഇത് മൂന്നുമുണ്ട്. അപ്പൊ ഈശ്വരപൂജ ചെയ്യുന്നതുകൊണ്ട് അതൊരിക്കലും സാത്യകർമ്മമാകത്തില്ല. അത് ബ്രാഹ്മണ കർമ്മം എന്ന് പറഞ്ഞാൽ അത് ശ്രേഷ്ഠമെന്നും പറയാൻ പറ്റില്ല. അതിൽ സ്വാർത്ഥ വന്നു കഴിഞ്ഞാൽ എന്തായി? അത് താമസമായി. അത് രാഗദ്വേഷങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് താമസമോ അല്ലെങ്കിൽ രാജസമെന്നോ ഒക്കെ പറയാം. അതിലവിവേകം വന്നു കഴിഞ്ഞാൽ അത് താമസമായി. എങ്ങനെയാണത് ചെയ്യേണ്ടതെന്ന് അറിയാതെ ചെയ്യുന്നു. നമ്മുടെ അമ്പലങ്ങളിൽ ഇന്നത്തെ തിരുമേനിമാര് ചെയ്യുന്നു, എല്ലാം താമസകർമ്മമാണ്. 90% താമസകർമ്മമാണ്. വിധിഹീനം എന്ന് പറഞ്ഞില്ലേ? വിധിഹീനമായി ചെയ്യുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് പടി അറിയാൻ ശ്രമിക്കാതെ, പഠിക്കാതെ ചെയ്യുന്നു. ബുദ്ധികളായ ശൂദ്രന്മാരെ ബുദ്ധികളാക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നു. അതെല്ലാം താമസകർമ്മമാണ്. അപ്പോൾ ഈശ്വരപൂജ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് അതൊന്നും സാധ്യമാകത്തില്ല. അതുകൊണ്ടാണ് കർമ്മത്തെയും കർത്താവിനെയും മൂന്നായിട്ട് വിഭജിച്ചത്. ഇവിടെ പറയുന്നത് എന്താണോ, തികച്ചും സ്വഭാവജമായ കർമ്മങ്ങളെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഇതിൽ പറയുന്ന അപ്പോൾ ഈ നാല് കർമ്മങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കും. എല്ലാത്തിനും സാത്വിക ഭാവം ഉണ്ടെങ്കിൽ ശമതമാദികൾ പിന്നീട് വരുന്ന ഈശ്വരഭാവം, അത് കഴിഞ്ഞ് വരുന്ന കൃഷി ഗൗരക്ഷ, പിന്നെ പരിചര്യ എന്ന് പറഞ്ഞു. ഇതിന് നാലും സാത്വിക ഭാവം ഉണ്ടെങ്കിൽ പിന്നെ നാലും തമ്മിൽ എന്താ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടോ? ഒരു ഗുണവും ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. എല്ലാ ഗുണങ്ങളും മറ്റുള്ളതിനോട് കൂടിച്ചേർന്നേ നിൽക്കത്തുള്ളൂ. അപ്പോൾ രാജസ താമസ ഗുണങ്ങൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് ഈ ഗുണങ്ങൾ കർമ്മങ്ങളിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ കേവലമായ ശമതമാദികൾ മാത്രം നിൽക്കുമ്പോൾ അവന്റെ പ്രകൃതി സത്വം അവിടെ ഏറെ നിൽക്കും. മറ്റ് കർമ്മങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ തമസിന്റെയും രജസിന്റെയും സ്വാധീനം കാണും. എന്റെ അടുത്ത് അവിടെ സത്വം ഇല്ലെന്നല്ല, കേവലം ഒരു ഗുണത്തിൽ നിൽക്കാൻ കഴിയാത്തതുകൊണ്ട്. പക്ഷെ സത്വത്തിന്റെ സ്വാധീനമനുസരിച്ചാണ് നമ്മളതിന് സാത്വികം എന്ന് പറയുന്നത്. അപ്പോൾ പരിചര്യാത്മകമായ കർമ്മത്തിൽ അതിൽ സത്വത്തിന്റെയും രജസിന്റെയും സ്വാധീനം ഉണ്ടെങ്കിലും അത് അഹന്ത മമതാരഹിതമായി വരുമ്പോൾ അവിടെ സത്വത്തിന് ആധിക്യം വരുന്നു. അപ്പോൾ ഇതെല്ലാം മോക്ഷത്തിന് ഉപകരിക്കുന്നതാണെന്ന് തുടർന്ന് പറയുന്നതുകൊണ്ട് ഇതെല്ലാം സാത്വികമായ പ്രവൃത്തികളാണ്. രജസിന്റെയും തമസിന്റെയും ചേരുവ അനുസരിച്ച് അതിന് പ്രത്യേകം പ്രത്യേകം ഗുണങ്ങളുടെ സ്വാധീനം ഉണ്ടെന്ന് പറയുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അടുത്ത് പറയുന്നതുമായിട്ട് യോജിക്കത്തില്ല. എന്താണ് ഇതുകൊണ്ട് മോക്ഷം കിട്ടുമെന്നും സിദ്ധിയും വിന്തതി മാനവാഹ മനുഷ്യരെല്ലാം സിദ്ധിയെ പ്രാപിക്കുന്നു എന്നും പറയുന്നതിനൊന്നും അർത്ഥമില്ലാതെ വരും. നേരത്തെ നിഷേധിച്ചേർപ്പെടും. ഇതും ശൂദ്രന്റെ കർമ്മം എന്താണോ രാജസ താമസ കർമ്മങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് നിർദ്ദേശിക്കപ്പെടും. ഇത് അങ്ങനെയല്ല. അതുകൊണ്ട് ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സാത്വികനാണ്, അവന്റെ കർമ്മമാണ്, അങ്ങനെയല്ല ഇവിടെ ഗീതി പറയുന്നു. ശൂദ്രൻ എന്ന് പറയുന്ന ഒരുവൻ താമസമാണ്, അവന്റെ കർമ്മമാണ് പരിചര്യ, അങ്ങനെയല്ല പറയുന്നു. അതുപോലെ പരിചര്യ സേവ എന്ന് പറയുന്ന നമ്മൾ കാണുന്നുണ്ട്. മഹാത്മാക്കളുടെ പോലും അതാ ചെയ്യുന്നു. അവരെന്ത് ചെയ്യുന്നു? അവർ ലോകത്തിന് സേവ ചെയ്യുന്നു. അപ്പൊ ആ സേവ താമസ കർമ്മത്തിന്റെ ഫലമാണോ? അത് താമസ ഗുണത്തിന്റെ ഫലമാണോ? താമസ കർമ്മമാണോ? എങ്ങനെ പറയാൻ പറ്റും? ഒരിക്കലുമല്ല. അത് ശ്രേഷ്ഠമായ കർമ്മങ്ങളാണ്. അവരെന്തുകൊണ്ടത് ചെയ്യുന്നു? ജിജ്ഞാസുക്കൾ അതിനെ മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് അവരങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടി. അത് പറഞ്ഞില്ലേ, ഇതിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് ആരാണ്? ഭഗവാൻ തന്നെ. അവിടെ പരിചര്യാത്മകമായ കർമ്മം ചെയ്യുന്നതായിട്ട് ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ പറയുന്ന നാല് കർമ്മങ്ങളും യോജിച്ച് ഒരു വ്യക്തി വരുന്നതാണ് യഥാർത്ഥത്തിൽ മഹത്വം എന്ന് പറയും. സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ചെയ്യാൻ പറ്റും, മറ്റൊന്ന് ചെയ്യാൻ കഴിയത്തില്ല. മഹാത്മാക്കൾ അങ്ങനെയല്ല. അവർ എല്ലാ റോളും അഭിനയിക്കുന്നു, എല്ലാ ഭാഗത്തുനിന്നും അവർ പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ മഹാത്മാക്കൾ എന്ന് പറയുന്നത്. ആണ് ലോകസംഗ്രഹ പ്രവൃത്തി എന്ന് പറയുന്നത്. ഏത് മഹാത്മാക്കളെ നമ്മൾ നോക്കുക, അവരേതെങ്കിലും ഒന്നിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്നവരല്ല. അവരുടെ ജീവിതത്തിൽ നമ്മളിതെല്ലാം കാണാം. ബ്രഹ്മകർമ്മം, ക്ഷത്രകർമ്മം, വൈശ്യകർമ്മം, ശൂദ്രകർമ്മം എല്ലാം അവർ കാണും. അതാണ് ഒരു മനുഷ്യ ജീവിതത്തിന്റെ പൂർണ്ണതയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത്രയും ഒരു മനുഷ്യന് വന്നാലേ അവന്റെ ജന്മവും അവന്റെ ജീവിതവും പൂർണ്ണമാകത്തുള്ളൂ. ഇതാണ് ഗീത പറയുന്നത്. ഞാൻ പറയുന്നത് ശങ്കരാചാര്യർ പറയുന്നതല്ല, ഗീത പറയുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുന്നു, ഇതാണ് മനുഷ്യന്റെ ജീവിതത്തിൽ പൂർണ്ണത കൊടുക്കുന്നത്. അങ്ങനെ ഒരു ആദർശമാണ് ഗീതയിൽ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ തരത്തിൽ ഇത് മാനവാഹ, മനുഷ്യർക്ക് എല്ലാവർക്കും ഇത് സ്വീകരിക്കാം. ഏത് കാലത്തിനും ഏത് ദേശത്തിനും ജനിക്കുന്ന ഏത് മനുഷ്യനും ഇതിനെ സ്വീകരിക്കാം. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ അതിൻ്റെതായ പൂർണ്ണത വരും. ഈ കർമ്മങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അടുത്ത് പറയും, അഭിരതനായി അവൻ പ്രവർത്തിച്ച് അവൻ മോക്ഷത്തെ പ്രാപിക്കണം. ഇത് അന്ന് നിലവിലിരുന്ന വിശ്വാസങ്ങളും അന്ന് നിലവിലിരുന്ന ആചാരങ്ങൾക്കും ഉള്ള ഒരു തിരുത്തലാണിത്. ഇങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് പഠിപ്പിക്കുകയാണ് ഗീതയിൽ. ഇത് ഗീതയിൽ മാത്രമല്ല, മഹാഭാരതത്തിലെ മറ്റു പല ഗീതകളിലും, ശാന്തിപർവത്തിൽ തന്നെ പല ഭാഗങ്ങളിലും അല്ല ആദ്യം മുതലേ ഇത് വരുന്നുണ്ട്. ഈ ഒരു ആശയം വരുന്നുണ്ട്. ഇത് ശരിക്കും ചിന്തിച്ച് മനസ്സിലാക്കും. അല്ലാതെ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന പല കാര്യങ്ങളും അബദ്ധമാണ്. അത് അബദ്ധമാണെന്ന് ബോധ്യപ്പെടാനും അതിനെ കളയാനുമുള്ള ആർജവം കാണിക്കണം. അതാണ് ആദ്യം വേണ്ടത്. ഒരു കാര്യം തെറ്റെന്ന് ബോധ്യപ്പെട്ടാലും പിന്നെ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. ഒരുപക്ഷെ നമ്മൾ ആചാര്യന്മാരായിരിക്കും, പലരെയും തെറ്റ് പഠിപ്പിച്ചെന്നിരിക്കും. പക്ഷെ ആചാര്യനും സ്വയം തിരുത്തണം. സ്വയം തെറ്റ് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, ഇതുവരെ ഞാൻ ധരിച്ചിരുന്ന തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു, അത് തിരുത്തണം. അതാണ് ആചാര്യത്വം എന്ന് പറയുന്നത്. അതിന് നമ്മൾ തയ്യാറാവണം. അല്ല പിന്നെ അതിനെ ബോധ്യപ്പെട്ടിട്ടും പിന്നെ അതിനെ ന്യായീകരിക്കാനുള്ള വഴികൾ തേടിപ്പിടിക്കരുത്. അതിനെ ശരിയാക്കാൻ ശ്രമിക്കരുത്. കൂടുതൽ കൂടുതൽ അബദ്ധങ്ങളിൽ ചെന്ന് ചാടത്തേ ഉള്ളൂ. അതുകൊണ്ട് ആചാര്യന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ബോധ്യപ്പെട്ടോ ഉടൻ കളയുക. സ്വയം ആർജവം സ്വീകരിക്കുക. അതാണ് നല്ലത്. കൃഷി ദൗരക്ഷ വാണിജ്യം വശ്യകർമ്മസ്വഭാവജം പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവജം. ഇതുവരെ പറഞ്ഞതിന്റെ ഫലത്തെ കുറിച്ചെടുത്ത് പറയുകയാണ്. സ്വേ സ്വേ കർമ്മണ്യഭിരത സംസിദ്ധിം ലഭതേ നര സ്വകർമ്മനിരത സിദ്ധിം യഥാവിന്ദതി തച്ഛൃണു ഏതേഷാം ജാതിവിഹിതാനാം കർമ്മണാം സമ്യക് അനുഷ്ഠിതാനാം സ്വർഗപ്രാപ്തിഃ ഫലം സ്വഭാവതഃ. ഏതേഷാം ജാതിവിഹിതാനാം കർമ്മണാം. ഇവിടെയും ശങ്കരാചാര്യർ ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുകയാണ്, തെറ്റായി വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. ഏതേഷാം ജാതിവിഹിതാനാം കർമ്മണാം. ജാതിവിഹിതം എന്ന് പറയുമ്പോൾ അത് വലിയ അപകടമാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ തുടങ്ങിയ ജാതികൾക്ക് വിധിച്ച കർമ്മങ്ങളെന്നാണ് ഇവിടെ പറഞ്ഞത്. ജാതികൾക്ക് വിധിച്ച കർമ്മമാണെന്ന് അവിടെ പറഞ്ഞില്ല, സ്വഭാവജമായ കർമ്മമെന്നാണ് പറഞ്ഞത്. ജാതി എന്ന് പറഞ്ഞാൽ അത് ജന്മം കൊണ്ട് സിദ്ധിക്കുന്നതാണ്. ജാതി എന്ന് പറയുന്നതും വാസ്തവമാണ്. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവൻ ബ്രാഹ്മണ ജാതിയാണ്, ക്ഷത്രിയ കുലത്തിൽ ജനിച്ചവൻ ക്ഷത്രിയ ജാതിയാണ്, ശൂദ്രകുലത്തിൽ ജനിച്ചവൻ ശൂദ്രജാതിയാണ്. ഗീതാ ക്ലാസ്സിൽ എന്തിനാ ജാതി പറയുന്നതെന്ന് ചോദിച്ചു. ഇവിടെ എഴുതി വെച്ചാൽ പറയാതിരിക്കുന്നത് എങ്ങനെ? ജാതി ചോദിക്കരുത്, പറയരുതെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ പറയാതിരിക്കാൻ സമ്മതിക്കുന്നില്ല. ജാതി വിഹിതാനാമെന്ന് എഴുതിയിരിക്കുന്നു. ഇപ്പൊ ശങ്കരാചാര്യടുത്ത് പറയാം, നമ്മൾ പറയാൻ പാടില്ല എന്നാണ്. അത് നടക്കത്തില്ല. ജാതിവിഹിതാനാം കർമ്മണം. ജ്ഞാതിക്ക് വിധിച്ച കർമ്മങ്ങളാണ്. അത് ശരിയല്ല. ഇവിടെ ജാതിക്ക് വിധിച്ച കർമ്മങ്ങളെ കുറിച്ചല്ല പറയുന്നത്, ഗുണത്തിനനുസരിച്ചുള്ള കർമ്മങ്ങളെ കുറിച്ചേ പറയുന്നത്, സ്വഭാവത്തിനനുസരിച്ചുള്ള കർമ്മങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ വ്യക്തമായി പറഞ്ഞിരിക്കെ വീണ്ടും അവിടെ ജാതി വിഹിതമെന്ന് എന്തിനു പറയണം? പറയേണ്ട കാര്യമുണ്ട്. ജാതി വിഹിതാനാം കർമ്മണാം സമ്യഗനുഷ്ഠിതാനാം എന്നാണ്. ഇവിടെ പ്രത്യേകിച്ച് ഓരോ ജാതിക്ക് ഓരോ കർമ്മങ്ങൾ വിധിക്കുകയല്ല, മനുഷ്യനെ പല ജാതികളായി തിരിച്ച് നിർത്തിയിട്ട് ഇന്ന ജാതിക്ക് ഇന്ന കർമ്മമെന്നല്ല പറയുന്നു, മറിച്ച് മനുഷ്യന്റെ സ്വഭാവം അനുസരിച്ച് ഇന്ന ഇന്ന കർമ്മങ്ങൾ കാണുന്നുണ്ടെന്ന് ഒരു ശാസ്ത്രം പറയുകയാണ്, ഒരു സയൻസ് പറയുകയാണ്. ഇവിടെ ഇന്ന ജാതിക്ക് ഇന്ന കർമ്മങ്ങളെന്നെല്ലാം പറയുന്നത് സ്മൃതികളിലാണ്. സ്മൃതി എന്ന് പറയുന്നത് എന്താണ്? സാമൂഹിക ശാസ്ത്രമാണ്. അതാണ് ഒരു സമൂഹത്തിലെ വ്യവസ്ഥകളെ കുറിച്ച് പറയുന്ന ശാസ്ത്രമാണ്. ഇവിടെ അതല്ല, ഇത് അധ്യാത്മശാസ്ത്രമാണ്. ഇവിടെ മനുഷ്യന്റെ ആധ്യാത്മിക ഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആധ്യാത്മിക അനുഷ്ഠാനത്തിനും ആത്മീയ മോക്ഷത്തിനും വേണ്ടി അതിനെ വെളിപ്പെടുത്തുകയാണ് ഇവിടെ. ഇവിടെ ഈ തരന്താണ ജാതി കൊണ്ടുവരേണ്ട കാര്യമില്ല, പക്ഷെ അത് കൊണ്ടുവന്നിരിക്കുന്നു. അത് ശരിയല്ലെന്നാണ് പറയുന്നത്. സമ്യഗനുഷ്ഠിതാനാം സ്വർഗപ്രാപ്തി ഫലം, സ്വർഗപ്രാപ്തിയാണ് ഫലം. ആ ജാതി അതിന് വിധിച്ച കർമ്മങ്ങൾ അതിനെയൊക്കെ സംബന്ധിച്ച് അത് ശരി, സ്വർഗപ്രാപ്തിയാണ് ഫലം. ഇവിടെ സ്വർഗപ്രാപ്തി ഒന്നുമല്ല ഫലം. ഇവിടെ അടുത്ത് പറയുന്ന എന്താണ്? സംസിദ്ധിം സ്വകർമ്മ നിരതക സിദ്ധിം, മോക്ഷം പ്രാപിക്കുന്നു എന്നാണ് അടുത്ത് പറയുന്നത്. സിദ്ധിം വിന്ദതി മാനവ, സ്വർഗമല്ല. പക്ഷെ ജാതി ജാതിക്ക് പറഞ്ഞ കർമ്മം എന്നൊക്കെ പറഞ്ഞാൽ ശരി, എന്റെ ഫലം സ്വർഗമാണ്. ഇവിടെ അതല്ല വിഷയം. സ്വഭാവത താൻ പറഞ്ഞ കാര്യത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഗൗതമ സൂത്രത്തെ തന്നെ വീണ്ടും കൊണ്ടുവരികയാണ്. എന്താണ്? ശൂദ്രനെ രണ്ടായിട്ട് പിളർക്കണം, നാവ് അറക്കണമെന്നൊക്കെ പറഞ്ഞ ശാസ്ത്രത്തെയാണ് ഇവിടെ വീണ്ടും ഉദ്ധരിക്കുന്നത്. വർണ്ണാഹ ആശ്രമാശ്ച സ്വകർമ്മനിഷ്ഠാഹ പ്രൈത്യ കർമ്മഫലം അനുഭൂയ തഥശേഷ്ഠേന വിശിഷ്ട ദേശ ജാതി കുല ധർമ്മ ആയു ശ്രുതവൃത്ത വിത്ത സുഖമേതസോ ജന്മ പ്രതിപദ്യന്തേ. ഇതും ജന്മം കൊണ്ടുള്ള ജാതിയെ ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. എവിടെയൊക്കെ അവസരം കിട്ടുമോ അവിടെയെല്ലാം അത് അടിച്ചുറപ്പിക്കും. ഗൗതമ സൂത്രത്തെ ഇവിടെ ഉദ്ധരിക്കുകയാണ് വീണ്ടും. ശൂദ്രന് എത്രമാത്രം ഉപദ്രവിക്കാമോ അത്രമാത്രം ഉപദ്രവിച്ച സൂത്ര ശാസ്ത്രമാണ് ഗൗതമ സ്മരണം. ശങ്കരാചാര്യർക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. പറയുന്നു വർണ്ണാഹ ആശ്രമാശ്ച വർണ്ണികളും ആശ്രമികളും സ്വകർമ്മനിഷ്ഠാഹ അവരവരുടെ കർമ്മങ്ങൾ നിഷ്ഠരായി എന്നുവെച്ചാൽ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് പ്രയത്യം മരിച്ചതിന് ശേഷം കർമ്മഫലം അനുഭവിക്കുക, കർമ്മഫലത്തെ അനുഭവിച്ച് സ്വർഗത്തിലോ നരകത്തിലോ ഒക്കെ പോയി, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കർമ്മഫലത്തെ അനുഭവിച്ച് തദശേഷേണ ശേഷിച്ച കർമ്മം കൊണ്ട് അവരുടെ കർമ്മം അനുസരിച്ച് വിശിഷ്ടമായ ദേശത്ത് വിശിഷ്ടമായ ജാതിയിൽ എന്നുവെച്ചാൽ ബ്രാഹ്മണത്വാദി ജാതികളിൽ വിശിഷ്ടമായ കുലങ്ങളിൽ വിശിഷ്ടമായ ധർമ്മത്തെ വിശിഷ്ടമായ ആയുസ് വിശിഷ്ടമായ ശ്രുതം എന്നുവെച്ചാൽ പാണ്ഡിത്യം വിശിഷ്ടമായ വൃത്തം ആചാരം വിശിഷ്ടമായ വിത്ത സമ്പത്ത് വിശിഷ്ടമായ സുഖം വിശിഷ്ടമായ ബുദ്ധിയോടുകൂടി ജന്മ പ്രതിപദ്യന്തേ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ആ സ്മൃതി പറഞ്ഞിരിക്കുകയാണ്. അത് പിന്നെ ആ സ്മൃതി വായിച്ചു നോക്കുക, സ്മൃതിയിലൂടെ വായിക്കണം. ഇതെല്ലാം ജന്മം കൊണ്ടാണ് ശ്രദ്ധിക്കുന്നത്, സ്വഭാവം കൊണ്ടല്ല എന്ന് സമർത്ഥിക്കുന്ന സ്മൃതിയാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതനുസരിച്ച് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവന് കുലത്തിൽ ജനിച്ചവരിൽ മാത്രമേ നന്മയുണ്ടാവൂ, യോഗ്യതകളെല്ലാം ഉണ്ടാവൂ, മറ്റു കുലങ്ങളിൽ ജനിക്കുന്നവരിൽ അതൊന്നും ഉണ്ടാകില്ല എന്നാണ് ഈ സൂത്രത്തെ സമർത്ഥിക്കുന്നത്. ധർമ്മസൂത്രം ഈ ഇവിടെ ഇത് സമർത്ഥിക്കുന്നത് അതാണ്. ഒരുവനിൽ എന്തെങ്കിലും നന്മ ശ്രേഷ്ഠത വരണമെങ്കിൽ അവൻ ബ്രാഹ്മണ കുലത്തിൽ തന്നെ ജനിക്കണം. ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുന്നവന് പ്രത്യേക ഇത് മാത്രം പോരാ, ബാക്കിയുടെ വായിച്ചു നോക്കണം. അപ്പൊ ആ കുലം കൊണ്ടാണ് മനുഷ്യന്റെ എല്ലാ നന്മകളും ഉണ്ടാകുന്നത്, അല്ല സ്വഭാവം കൊണ്ടല്ല എന്ന് സമർത്ഥിക്കുന്ന ഒരു ഭാഗത്തെ സൂത്രമാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഇത് മാത്രം വെച്ച് വ്യാഖ്യാനിച്ച് കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട. ഇവിടെ പറയുന്നു അതേ തന്നെ, വിശിഷ്ടമായ ദേശജാതി വിശിഷ്ടജാതി ജനിക്കണമെന്നാണ്, എന്നാലേ മഹത്വമുള്ളൂ എന്നാണ്. ഇത് ഗീതയുടെ ആദർശത്തിന് വിരുദ്ധമാണ് ഈ പറയുന്ന കാര്യം. ഭഗവാൻ പറയാത്ത കാര്യമാണ് ഇവിടെ ശങ്കരാചാര്യർ പറഞ്ഞത്. ഇതെല്ലാം പല വ്യാഖ്യാതാക്കളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഞാൻ മാത്രം പറയുന്നതല്ല. ഇത്യാദി സ്മൃതിഭ്യ, ഈ സ്മൃതികൾക്കനുസരിച്ച് പുരാണേച വർണ്ണിനാം ആശ്രമിനാം ച, പുരാണങ്ങളിലും വർണ്ണികൾക്കും ആശ്രമികൾക്കും, ആശ്രമികളുടെ കാര്യം പോട്ടെ, ആശ്രമം എന്ന് പറയുമ്പോൾ അവിടെ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥമൊക്കെയാണ്, അതുപോട്ടെ, ഇവിടെ മുഖ്യമായിട്ടും വർണ്ണത്തെ എടുത്തിരിക്കുകയാണ്. ലോകഫലഭേദ വിശേഷ സ്മരണ, ലോകഫലഭേദങ്ങളെ കുറിച്ച് വിശേഷിച്ച് പറഞ്ഞിരിക്കുന്നു. അതായത് ഇവിടെ സംഗ്രഹമായിട്ട് പറയുന്നത്, ഇവിടെ സത്കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവന് മോക്ഷം കിട്ടിയില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ അവൻ ബ്രാഹ്മണ കുലത്തിൽ ജനിക്കും എന്നാണ്. അതാണ് ഈ സന്ദർഭത്തിൽ സ്മൃതിയിൽ സമർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോ ശിഷ്ടന്മാര് ബ്രാഹ്മണ കുലത്തിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നാണ് സ്മൃതിയെ സമർത്ഥിക്കുന്നത്. ആ സ്മൃതിയെ തന്നെ ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ അനുഭവത്തിൽ കാണുന്ന എന്താണ്, അബ്രാഹ്മണ കുലങ്ങളിലും മഹാത്മാക്കൾ ഉണ്ടാകുന്നത് എത്രയോ നമ്മൾ കാണുന്നു. അതിനെ അംഗീകരിക്കുന്നതിന് കൂടി മനസ്സില്ല. അങ്ങനത്തെ സ്മൃതിയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ശങ്കരാചാര്യർക്ക് വേറെ അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനാണ് ധർമ്മം വ്യാധന്റെയും മറ്റും ഉദാഹരണങ്ങൾ പറയുന്നത്, കാരണം അത് ശാസ്ത്രജ്ഞന് പറഞ്ഞിരിക്കുകയല്ലേ. എന്നാലും കഴിയുന്നത്ര മറ്റേ ആശയത്തെ പിന്താങ്ങുക, അതിനു വേണ്ടിയിട്ടാണത്. അറിഞ്ഞുകൊണ്ട് തന്നെ, അറിയാതെയല്ല, അതിനെ പിന്താങ്ങുന്നതിന് വേണ്ടി പറയുന്നു. ജന്മം കൊണ്ട് തന്നെ മഹത്വത്തെ നിശ്ചയിക്കുന്നു എന്നുള്ള ഒരു വാശിക്ക് വേണ്ടി ഈ സ്മൃതി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. കാരണാന്തര ഇതം മക്ഷ്യമാണ് ഫലം. ശേഷേ യഥോക്ത ലക്ഷണഭേദേ കർമ്മണി അഭിരത തത്പരഹ സംസിദ്ധ്യം സ്വകർമാനുഷ്ഠാന അശുദ്ധിക്ഷയേ സതി കായേന്ദ്രിയാണാം ജാതിനിഷ്ഠ യോഗ്യതാലക്ഷണം ലഭത്തെ പ്രാപ്നോതി നരോ അധികൃത പുരുഷ ലഭതേ നരഹ നരൻ. നരൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന മനുഷ്യനാണ്. അതിനെ തന്നെ വ്യാഖ്യാനിച്ചത് അധികൃത പുരുഷ എന്ന് പറയുമ്പോൾ അത് വളരെ അപകടം പിടിച്ച വ്യാഖ്യാനമാണ്. സ്മൃതികളിൽ ഇവൻ എന്നതിന് അധികാരിയാണെന്ന് പറഞ്ഞിട്ടുള്ള പുരുഷനെന്ന് പറയുമ്പോൾ സ്മൃതികളെ ഇത്രമാത്രം ആശ്രയിക്കുന്ന ആചാര്യസ്വാമികൾ അത് സദുദ്ദേശത്തോടുകൂടിയല്ല പറഞ്ഞിരിക്കുന്നു. കാരണം സ്മൃതികളിൽ അധികാരം നിശ്ചയിച്ചിരിക്കുന്നു. ബ്രാഹ്മണൻ എന്നതിനാണ് അധികാരം, ശൂദ്രൻ എന്നതിന് അധികാരമില്ല എന്ന് നിശ്ചയിച്ചിരിക്കുന്നു. അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് നരൻ എന്നുള്ളതിന് സങ്കുചിതമായൊരു വ്യാഖ്യാനം കൊടുത്ത് അധികൃത പുരുഷ. ശേഷേ കർമ്മണ്യഭിരത യഥോക്ത ലക്ഷണഭേദേ കർമ്മണ്യഭിരത, മുമ്പ് പറഞ്ഞ ഭിന്ന ഭിന്ന കർമ്മങ്ങളിൽ അഭിരത തത്പരനായവൻ സംസിദ്ധിം സ്വകർമാനുഷ്ഠാന സ്വകർമാനുഷ്ഠാനം കൊണ്ട് അശുദ്ധിക്ഷയേ സതി ശുദ്ധിയെ പ്രാപിച്ചിട്ട് കായേന്ദ്രിയാണാം ജ്ഞാനനിഷ്ഠായോഗ്യതാലക്ഷണം ജ്ഞാനനിഷ്ഠയ്ക്കുള്ള യോഗ്യതയെ പ്രാപിക്കുന്നു, അതൊക്കെ ശരി. പ്രാപ്നോതി നരോ അധികൃത പുരുഷ, അധികൃതനായ പുരുഷൻ. സ്ത്രീയുടെ കാര്യം പിന്നെ പറയാനുമില്ല. ശങ്കരാചാര്യ സ്ത്രീകളെ കുറിച്ച് പരാമർശിക്കുന്നേയില്ല, കാരണം അവരെ ചിന്തിക്കാൻ കൂടി അർഹതയുള്ളവരല്ല എന്നുള്ള പക്ഷക്കാരനാണ്. അതുകൊണ്ട് പുരുഷനെ മാത്രമേ അവിടെ കണക്കിലെടുക്കുന്നുള്ളൂ, സ്ത്രീക്ക് അവിടെ യാതൊരു ഇതും കൊടുത്തിട്ടില്ല. സ്ത്രീ ശൂദ്രാണ് പറയുന്നിടത്ത് ചേർത്താ പറയും, സ്ത്രീയും ശൂദ്രനും ഒരുപോലെയാണ്, രണ്ടും കൊള്ളാത്തതാണെന്നാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഇതിനും പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമുണ്ടാണ്. സ്വേ സ്വേ കർമ്മണ്യ അഭിരത, അവരവരുടെ കർമ്മത്തിൽ അഭിരതനായി എന്ന് പറയുന്നതും തെറ്റായി വ്യാഖ്യാനിക്കാം. എന്താണ്? ബ്രാഹ്മണൻ അവന്റെ കർമ്മം മാത്രമേ ചെയ്യാവൂ, ക്ഷത്രിയൻ അവന്റെ കർമ്മമേ ചെയ്യാവൂ, വൈശ്യൻ അവന്റെ കർമ്മമേ ചെയ്യാവൂ, ശൂദ്രൻ പരിചര്യ മാത്രമേ ചെയ്യാവൂ, മറ്റുള്ള കർമ്മങ്ങൾ ചെയ്യരുത് എന്ന് വരും. അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇപ്പോൾ ഭാഷകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നതിന് താല്പര്യം അതാണ്. പക്ഷെ അതല്ല. എന്തുകൊണ്ട്? സ്വകർമ്മം എന്ന് പറയുന്നത് എന്താണ്? സ്വഭാവജമായ കർമ്മമാണ്. അപ്പൊ സ്വകർമ്മം എന്ന് പറയുമ്പോൾ സ്വഭാവജ കർമ്മമാകുമ്പോൾ എന്താണോ സ്വഭാവത്തിനനുസരിച്ചുള്ള കർമ്മങ്ങളിൽ അഭിരതനായി താല്പര്യപൂർവം ചെയ്തുകൊണ്ട്, അതാണ് പറയുന്നതിന്റെ താല്പര്യം. ഒരുവന്റെ സ്വഭാവം എങ്ങനെയാണോ ആ ക്രമത്തിനനുസരിച്ച്, അതിനനുസരിച്ചുള്ള കർമ്മത്തിൽ അഭിരതനായി താല്പര്യപൂർവം അനുഷ്ഠിച്ചുകൊണ്ട് എന്നാണ്. ഇന്നിവിടെ പ്രത്യേകിച്ച് എന്തിനാ പറയുന്നത്? അഭിരതനായി താല്പര്യപൂർവ്വം അനുഷ്ഠിച്ചുകൊണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? കർമ്മത്യാഗത്തെ നിഷേധിക്കാൻ വേണ്ടിട്ട്. അർജുനൻ ഇവിടെ കർമ്മത്യാഗത്തിന് തയ്യാറായിരിക്കുകയാണ്. അർജുനനോട് പറയുന്നു, കർമ്മത്തെക്കുറിച്ചെല്ലാം ഞാൻ നിന്നോട് വിശദീകരിച്ച് പറഞ്ഞു, കർമ്മങ്ങൾ സ്വഭാവത്തിനനുസരിച്ചാണ് വരുന്നത്, അതുകൊണ്ട് ആ സ്വഭാവത്തിനനുസരിച്ചുള്ള കർമ്മത്തിൽ താല്പര്യപൂർവ്വം അനുഷ്ഠിക്കണം. അങ്ങനെയാണ് സംസിദ്ധിയെ, ആ ചിത്തശുദ്ധിയായാലും ശരി, മോക്ഷമായാലും ശരി, ജ്ഞാനമായാലും ശരി, അത് പ്രാപിക്കേണ്ടത്. അല്ലാതെ കർമ്മത്തെ ഉപേക്ഷിച്ചിട്ടല്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കർമ്മത്യാഗത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത് എന്താണ്? സ്വസ്യ കർമ്മണി, അവനവന്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള കർമ്മത്തിൽ അഭിരതനായി. അത് എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ, ആഭിമുഖ്യത്തോടുകൂടി താല്പര്യത്തോടുകൂടി രതനായി കർമ്മം ശരിയായ രീതിയിൽ തന്നെ ചെയ്യണം. അപ്പോൾ ആ അഭിരതനായി ചെയ്യുന്നതാണ് കർമ്മയോഗം. അതൊന്നും വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ അവനവന്റെ ഗുണമനുസരിച്ചുള്ള കർമ്മത്തിൽ അവൻ ആ കർമ്മത്തെ അനുഷ്ഠിച്ച് സംസിദ്ധിയെ പ്രാപിക്കുന്നു. നരഹ, മനുഷ്യൻ, അത് പ്രത്യേകിച്ച് പുരുഷനെന്നോ സ്ത്രീയെന്നോ ബ്രാഹ്മണനെന്നോ ശൂദ്രനെന്നോ ചണ്ടാളനെന്നോന്നുമില്ല, സർവ്വ മനുഷ്യർക്കും വേണ്ടി പറഞ്ഞിരിക്കുകയാണ് ഗീത. മനുഷ്യരെവിടെയുണ്ടോ അവർക്കല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാലോ സ്വകർമ്മനിരത, സ്വകർമ്മനിരതൻ, തന്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള കർമ്മം, അതാണ് സ്വധർമ്മം. സ്വധർമ്മം എന്ന് പറയുന്നു അത് തന്നെ. കർമ്മത്തിന് പകരം ചിലടത്ത് ധർമ്മം എന്ന് പറയും, തന്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള ധർമ്മം. ആ ധർമ്മത്തിനനുസരിച്ച് അതിൽ നിരതനായവൻ. ഈ സ്വഭാവ സ്വകർമ്മം എന്ന് എന്തിനാ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്? സ്വഭാവത്തിനനുസരിച്ചാണ് കർമ്മമെങ്കിൽ സ്വഭാവത്തെ വിട്ട് ആർക്കെങ്കിലും പ്രവർത്തിക്കാൻ പറ്റും? പറ്റത്തില്ലല്ലോ. അവന്റെ സ്വഭാവം അനുസരിച്ച് അവൻ പ്രവർത്തിച്ചല്ലേ തീരൂ. പിന്നെ സ്വകർമ്മം എന്തിനു പ്രത്യേകിച്ച് പറയുന്നു? അത് തുടക്കത്തിൽ പറഞ്ഞു, ഒന്നാം അധ്യായത്തിൽ. എന്താണ്? ഒരുവൻ സ്വാഭാവികമായി സ്വകർമ്മത്തിന് സ്വഭാവത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. പക്ഷെ ഏതെങ്കിലും കാരണവശാൽ അവന്റെ വിവേകം ശോകമോഹങ്ങൾക്ക് കീഴ്പ്പെട്ടു പോയി കഴിഞ്ഞാൽ അവൻ സ്വധർമ്മത്തെ ത്യജിക്കാൻ ശ്രമിക്കും, പരധർമ്മമായ ഭിക്ഷാജീവനവും മറ്റും സ്വീകരിക്കാനും ശ്രമിക്കും. അത് വരാൻ പാടില്ല. സ്വഭാവത്തിനനുസരിച്ചുള്ള കർമ്മത്തെ ബാഹ്യമായി ത്യജിക്കുന്നതാണ് പരധർമ്മം എന്ന് പറയുന്നത്. അതിനാണ് അർജുനൻ ഒരുമ്പെട്ടത്. സ്വഭാവത്തിനനുസരിച്ചാണ് ഒരുവൻ കർമ്മം ചെയ്യേണ്ടത്. അതിന് പല സ്ഥലത്തും പറയുന്നുണ്ടെന്നാണ്, ഇനിയും പറയും. പ്രകൃതി നിന്നെ കൊണ്ട് ചിന്തിക്കും. പ്രകൃതിയെ നിനക്ക് അതിജീവിക്കാൻ ഒക്കത്തില്ല, പ്രകൃതിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റൂ. പക്ഷെ പ്രവൃത്തിയെ പ്രകൃതി അങ്ങനെ എപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഗുരുവിന് പ്രവൃത്തി ചെയ്യാതിരിക്കാം. അത് വിവേകത്തെ ആശ്രയിച്ചല്ല, ശോകമോഹങ്ങൾക്ക് അവൻ കീഴ്പ്പെട്ടു പോയാൽ, അവന്റെ വിവേകം പ്രവർത്തിക്കാതിരുന്നാൽ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തോരും അവൻ സ്വകർമ്മത്തിന് നിരതനാകത്തില്ല, അവൻ കർമ്മത്തെ ത്യജിക്കും. കർമ്മത്തെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു കർമ്മമല്ല, ഒന്നും ചെയ്യാതിരിക്കും, അവന് ജീവിക്കേണ്ട, അതിനുവേണ്ടി ഭിക്ഷയെടുക്കും, സന്യാസം. അത്തരത്തിലുള്ള ആ സന്യാസത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് സ്വകർമ്മ നിരതനായിരിക്കുക. അത്തരത്തിലുള്ള സന്യാസത്തെ നിഷേധിക്കുന്ന ശാസ്ത്രമാണ് ഗീത. അതാണ് ഗീതയുടെ മുഖ്യമായ സിദ്ധാന്തം. ഗീത എന്ന് പറയുന്നത് ശോകമോഹങ്ങളെ കൊണ്ട് സന്യസിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ശാസ്ത്രമാണ്. അതുകൊണ്ട് പറഞ്ഞു, എന്താണ് സന്യാസം എന്ന് ചോദിച്ചു, പറഞ്ഞു യസ്യനാഹം കൃതോ ഭാവോ ബുദ്ധർയസ്യന ലിപ്യതേ, അതാണ് സന്യാസം എന്ന് പറഞ്ഞു. അഹങ്കൃത ഭാവമില്ലാതെ ചെയ്യുന്നതാണ്, അവിടെ സ്വകർമ്മ നിരതനായി തന്നെ ഇരിക്കുന്നു. അല്ലാതെ കർമ്മത്തെ ഉപേക്ഷിക്കുന്ന ഒരു സന്യാസത്തെ കുറിച്ച് ഗീതയിൽ പറയുന്നില്ല, കർമ്മത്തെ അനുഷ്ഠിക്കുന്ന സന്യാസമേ പറയുന്നു. അതുകൊണ്ടിവിടെ പറയുന്നു കർമ്മണി അഭിരത സ്വകർമ്മ നിരത, കർമ്മത്തിൽ അഭിരതനായിരിക്കണം, കർമ്മത്തിൽ നിരതനായിരിക്കണം. ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ, കർമ്മത്തിൽ മുഴുകിയിരുന്നാൽ കർമ്മവിക്ഷേപങ്ങൾ ഉണ്ടാക്കത്തില്ലേ, രാഗദ്വേഷങ്ങൾ ഉണ്ടാകത്തില്ലേ, വാസന ഉണ്ടാകത്തില്ലേ. അതിനൊക്കെയാണ് സമാനം വരുന്നത് സിദ്ധിം യഥാവിന്തതി തശ്രണു, അതൊന്നുമല്ല അത് സിദ്ധിയെ ഉണ്ടാകുന്നു. കിം സോ കർമാനുഷ്ഠാനദേവ സാക്ഷാത് സംസിദ്ധി, ഭാഷകാരം പറയുന്നു സ്വകർമാനുഷ്ഠാനം കൊണ്ട് തന്നെ സാക്ഷാത് സംസിദ്ധി ഉണ്ടാകുന്നു. കാരണം ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു മോക്ഷം തന്നെ പ്രാപിക്കുന്നു എന്നാണ്. സാക്ഷാത് സംസിദ്ധി എന്ന് പറഞ്ഞാൽ മോക്ഷം, കർമ്മത്തെ ഉപേക്ഷിക്കാതെ തന്നെ മോക്ഷം കിട്ടുന്നു. ശങ്കരാചാര്യരും ഗീതാകാരനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശങ്കരാചാര്യ പറയുന്നു കർമ്മത്തെ അനുഷ്ഠിക്കുക, കർമ്മത്തെ ഉപേക്ഷിക്കുക, പിന്നെ മോക്ഷം നേടുക. ഗീതയിൽ എന്താണ് പറയുന്നത്? കർമ്മത്തെ അനുഷ്ഠിക്കുക, അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ കർമ്മത്തെ ആന്തരികമായി ത്യജിക്കുക, എന്നിട്ട് മോക്ഷം നേടുക. അല്ല കർമ്മത്തെ ബാഹ്യമായി ത്യജിക്കുക എന്നുള്ളതല്ല. അതാണ് ഇവിടെ എന്ത് പറയുന്നത്? സ്വകർമാനുഷ്ഠാനതയേവ സാക്ഷാത് സംസക്തി, സ്വകർമാനുഷ്ഠാനം കൊണ്ട് തന്നെ മോക്ഷത്തെ പ്രാപിക്കുന്നു. പക്ഷെ ശങ്കരാചാര്യ സിദ്ധാന്തം അനുസരിച്ചല്ല, സ്വകർമാനുഷ്ഠാനം കൊണ്ട് സാക്ഷാത് സംസക്തി ഉണ്ടാകില്ലെന്നാണ് ശങ്കരാചാര്യ പറയുന്നത്. നാ അതുണ്ടാകത്തില്ല. ഗീതാകാരന്റെ അഭിപ്രായം അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്, കർമാനുഷ്ഠാനം കൊണ്ട് തന്നെ സാക്ഷാത് സംസക്തി. ശങ്കരാചാര്യ പറയുന്ന എന്താണ്? നാ അത് പറ്റത്തില്ല. കഥം തർഹി സ്വകർമ്മ നിരത സിദ്ധിം യഥാ ഏന പ്രകാരേണ വിന്ദതി തശ്രു, സ്വകർമ്മ നിരതനായിരിക്കുന്നവൻ ഏത് പ്രകാരത്തിലാണോ സിദ്ധിയെ പ്രാപിക്കുന്നത് കേൾക്കുന്നതാണ്. എന്താ അതിന് വരുന്ന വ്യത്യാസം? സ്വകർമാനുഷ്ഠാനം കൊണ്ട് ചിത്തശുദ്ധി ഉണ്ടാകുമെന്നുള്ള രണ്ടുപേരും സമ്മതിക്കുന്നു, ഭഗവാന് സമ്മതിക്കുന്നു, ശങ്കരാചാര്യ സമ്മതിക്കുന്നു. അനഭിപ്രായ വ്യത്യാസമില്ല. കർമാനുഷ്ഠാനം കൊണ്ട് മോക്ഷത്തെ പ്രാപിക്കുന്നു എന്ന് പറയുന്നതിന് രണ്ടുപേരും സമ്മതിക്കുന്നുണ്ട്. വ്യത്യാസം എന്താണോ? ശങ്കരാചാര്യ പറയുന്നത് കർമ്മത്തെ ഉപേക്ഷിക്കണം. ഒരു സന്ദർഭം വരുമ്പോൾ കർമ്മത്തെ ഉപേക്ഷിക്കണം. ഭഗവാൻ പറയുന്നതോ ഒരു സന്ദർഭത്തിനും കർമ്മത്തെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. പിന്നെ കർമ്മത്തിൽ അകർമ്മത്തെ കണ്ടാവണം. അതാണ് സന്യാസത്തിന്റെയും ത്യാഗത്തിന്റെയും അർത്ഥം ചോദിച്ചപ്പോൾ വിശദീകരിച്ചത്. ജ്യേഷ്ഠി അകുശലം കർമ്മ കുശലേ നാനുഷജ്ജതേ, കുശലമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു, അതിലവൻ ശക്തനാകുന്നില്ല. അകുശലമായ കർമ്മങ്ങളോട് അവന് ദേഷ്യമില്ല. ആ കർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ മോക്ഷം പ്രാപിക്കുന്നു. അതുകൊണ്ടാണ് സ്വകർമ്മ അനുഷ്ഠാനദേവ സാക്ഷാത് സംസിദ്ധി ന എന്ന് പറഞ്ഞത്. അത് ഗീതയുടെ മുഖ്യമായ സിദ്ധാന്തത്തിന് എതിരാണത് ആ പറയുന്നത്. അതുകൊണ്ട് അവനവന്റെ കർമ്മത്തിൽ അഭിരതനാകുക എന്ന് പറഞ്ഞാൽ കർമ്മത്തെ ഉപേക്ഷിക്കാതിരിക്കുക എന്നർത്ഥം. കർമ്മത്തെ ഉപേക്ഷിക്കുന്ന സന്യാസത്തെ സ്വീകരിക്കാതിരിക്കുക. സന്യാസം പാടില്ലെന്നല്ല പറയുന്നത്, സന്യാസമാകാം, അത് കർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെയായിരിക്കും, എന്നാൽ കർമ്മത്തെ ഉപേക്ഷിച്ചുകൊണ്ടാകരുത്. ഗീതയിൽ സന്യാസത്തെ അംഗീകരിക്കുന്നുണ്ടാണ് സന്യാസത്തെ അവിടെ വിശദീകരിച്ചത്. പക്ഷെ എന്നാ നിരഗ്നി അക്രിയ, നിരഗ്നിയും അക്രിയനുമായിട്ടുള്ള സന്യാസത്തെ അല്ല പറയുന്നത്, അതാണ് മനസ്സിലാക്കേണ്ടത്. സ്വേ സ്വേ കർമ്മണ്യഭിരത സംസിദ്ധിം ലഭതേ നര സ്വകർമ്മ നിരത സിദ്ധിം യഥാവിന്ദതി തച്ഛൃണു യത് പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തതം സ്വകർമ്മണാ തമഭ്യർച്യ സിദ്ധിം വിന്ദതി മാനവ ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമ്മസ്വനുഷ്ഠിതാത് സ്വഭാവനിയതം കർമ്മ കുർവന്നാപ്നോതി കിർബിഷം സഹജം കർമ്മ കൗന്ദേയ സദോഷമപി ന ത്യജേത് സർവാരംഭാ ഹി ദോഷേണ ധൂമേന അഗ്നിരിവാവൃതാഃ അസക്തബുദ്ധി സർവത്ര ജിതാത്മാ വിഗത സ്പൃഹ നിഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേന അധിഗച്ഛതി സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാ പ്നോതി നിബോധമേ സമാസേനൈവ കൗന്ദേയ നിഷ്ഠാജ്ഞാനസ്യ യാപര ബുദ്ധ്യാ വിശുദ്ധയാ യുക്തോ ധൃത്യാത്മാനം നിയമ്യ ച ശബ്ദാദീന് വിഷയാംസ് ത്യക്ത്വാ രാഗദ്വേഷോ വിദസ്യ ച വിവിക്ത സേവീ ലഘ്വാസി യദവാക്കായ മാനസ ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിതഃ അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമ ശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ ബ്രഹ്മഭൂതപ്രസന്നാത്മാ നശോചതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാം ഭക്ത്യാ മാം അഭിജാനാതി യാവാന്യേച്ഛാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം. ഓം ശാന്തി ശാന്തി ഓം ശ്രീ ഗുരു.